പ്രഥമാധ്യായം തൃതീയ പാദം രണ്ടാമത്തെ സൂത്രം മുക്ത ഉപസർപ്യ വ്യപദേശാത് ഇവിടെ മുണ്ടകത്തിലൊരു വാക്യമാണ് അമൃതസ്യ യേശസേതു ഈ ദ്വിലോകവും പൃഥിവിയും ഇതിനിടയ്ക്കുള്ള അന്തരീക്ഷവും അതിൻ്റെ ആയതിനും അതിൻ്റെ ആശ്രയം ഏതാണ് പ്രപഞ്ചത്തിൻ്റെ ആശ്രയം എന്താണ് അവിടെ അത് പ്രപഞ്ചത്തിൻ്റെ ആശ്രയം ജീവനാണോ അതോ പ്രകൃതിയാണോ അതോ ബ്രഹ്മമാണോ ബ്രഹ്മമാണ് പ്രപഞ്ചാശ്രയം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥി സംഹാരങ്ങൾക്കെല്ലാം ആശ്രയമായിരിക്കുന്ന ബ്രഹ്മമാണ് ഇതശ്ച പരമേവ ബ്രഹ്മ ദ്യു ഭൂ ആദി ആയതിനും ഇനി പറയാൻ പോകുന്ന വ്യക്തി കൊണ്ടും പരമേവ ബ്രഹ്മ പരബ്രഹ്മമാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ജീവനെയും ബ്രഹ്മവും തന്നെ പറയുന്നു ജീവോ ബ്രഹ്മൈവ എന്നല്ലേ പറയുന്നു അതുകൊണ്ടിവിടെ പറയുന്നു ജീവൻ എടുക്കരുത് പരബ്രഹ്മത്തെ തന്നെ എടുക്കണം തത്വത്തിലൊന്നാണെങ്കിലും ആ പരബ്രഹ്മത്തെ തന്നെ എടുക്കണം ഇതിൻ്റെ എല്ലാം ആശ്രയമായിട്ട് യസ്മാത് മുക്ത ഉപസൃപ്യത അസ്യ വ്യപദിശ്യമാന ദൃശ്യത്തെ മുക്ത ഉപസൃപ്യത്വം എന്ന് പറയുന്നു മുക്തന്മാർ പ്രാപിക്കുന്നത് ഏതിനാണോ അത് മുക്തന്മാർ പ്രാപിക്കുന്നത് ബ്രഹ്മത്തെയാണ് അപ്പോ പ്രാപകൻ അല്ലെങ്കിൽ പ്രാപിക്കുന്നവനായ ഒരു മുക്തൻ ആ മുക്തന് പ്രാപിക്കേണ്ടതായ ഒരു ബ്രഹ്മം അപ്പോൾ മുക്ത ഉപസൃപ്യത്വം ഉപസൃപ്യം എന്ന് വെച്ചാൽ പ്രാപിക്കൽ പ്രാപിക്കേണ്ടത് എന്നർത്ഥം അങ്ങനെ ഇവിടെ നിർദ്ദേശിക്കുന്നത് ഏതോ അത് ബ്രഹ്മമാണ് അതാണ് സമസ്ത ജഗത്തിനും ആധാരമായിരിക്കുന്നത് അത് വിശദീകരിച്ച് മുക്തിയിൽ ഉപസൃപ്യം മുക്ത ഉപസൃപ്യം മുക്തന്മാരാൽ പ്രാപിക്കപ്പെടുന്നത് അതാണ് മുക്തൈഹി ഉപസൃപ്യം മുക്ത ഉപസൃപ്യം ഇത് നമ്മൾ വിശദീകരിച്ചാണ് ഭാഷ്യത്തിൽ ഇത്രേ പറയുന്നുള്ളൂവെങ്കിലും ഈ മുക്തന്മാരെ കുറിച്ചും മുക്തിയെക്കുറിച്ചും അവരുടെ പ്രാപ്തിയെക്കുറിച്ചും എല്ലാം പല സന്ദർഭങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ മുക്തന്മാർ പ്രാപിക്കുന്ന ഒന്നെന്ന് പറയുമ്പോൾ മുക്തനിൽ നിന്നും ഭിന്നമായ ഒന്നാണെന്നുള്ള സംശയം വരാം. കാരണം ഇവിടെ വിശദീകരിക്കുന്നത് അതിനെക്കുറിച്ചല്ല, എന്താണ് ആ പ്രാപ്തി എന്നുള്ള വിഷയമല്ല. ഇവിടെ വിശദീകരിക്കുന്നത് എന്താണ് സർവത്തിനും ആധാരമായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ ഇവിടെ ഭാഷ്യകാരൻ പറയുന്നുണ്ട്. മുക്തന്റെ പ്രാപ്തി എന്ന് പറയുന്ന ആ വിഷയം അതെന്താണ് അത് പറയുന്നില്ല. അതുകൊണ്ട് മുക്തന്മാർ പ്രാപിക്കുന്നതാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ഭാഗങ്ങളെ കുറിച്ച്, ഈ മുക്തിയെക്കുറിച്ചും പ്രാപ്തിയെക്കുറിച്ചും എല്ലാം കേട്ടിട്ടുള്ളവർക്ക് സംശയം വരും. ഇവിടെ അദ്വൈതത്തിൽ മുക്തി എന്ന് പറയുന്നപ്പോൾ എന്താണ്, മുക്തൻ എന്തിനാണ് പ്രാപിക്കുന്നത്, അവിടെ മുക്തനിൽ നിന്നും വേറിട്ടൊരു ബ്രഹ്മമുണ്ടോ പ്രാപിക്കാൻ, അല്ലെങ്കിൽ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, അത് നമ്മൾ വിശദീകരിച്ചു. അതുകൊണ്ടാണ് അതിലേക്ക് പോയത്. അപ്പോൾ അവിടെ പ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്, പ്രാപ്തി എന്ന് പറയുന്നത് സ്വരൂപം തന്നെയാണ്. അതിനാണ് വിസ്മൃത കണ്ഠ ആഭരണത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു. വാസ്തവത്തിൽ കഴുത്തിൽ തന്നെയുണ്ട്, മറന്നുപോയി. അങ്ങനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, വിശേഷം ഒന്നും സംഭവിക്കുന്നില്ല. ആ ബോധമില്ലായ്മ മാറുന്നു, ബോധം വരുന്നു. എന്താണ് മുക്തി? തന്റെ സ്വരൂപം തന്നെ. മുക്തൻ താൻ തന്നെയാണ്, തനിക്ക് തന്നെ പ്രാപിക്കാൻ ഒക്കത്തില്ല. കാരണം അവിടെ ആത്മാശ്രയം എന്നുള്ള ദോഷം വരും. അതുകൊണ്ട് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബോധക്കേട് മാറുക, ബോധം ഉണ്ടാകുക. താൻ തന്നെയാണ് നിത്യ മുക്ത ശുദ്ധ സ്വരൂപനായിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മുക്തി. അപ്പൊ ആ ഒരു വിഷയത്തെ അധികരിച്ചുള്ള ചർച്ചയല്ല ഇവിടെ. ഇവിടെ സർവാധാരം എന്തെന്നുള്ള വിഷയത്തെ അധികരിച്ചുള്ള ചർച്ചയാണ്. അതുകൊണ്ട് അവിടെ സർവത്തിനും ആധാരമായ ബ്രഹ്മത്തെ കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ മുക്തന്മാർ പ്രാപിക്കുന്നത് എന്ന തരത്തിൽ അതിനെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിന് തന്നെ ഭാഷ്യകാരനെ വിശദീകരിക്കുന്നു. എന്താണ്, ദേഹാദിഷു അനാത്മസു അഹം അസ്മീതി ആത്മബുദ്ധി അവിദ്യ. ഇത് അവിദ്യയുടെ ഒരു നിർവചനമാണ്. അവിദ്യയെ ഭാഷ്യകാരൻ പലതരത്തിൽ നിർവചിച്ചിട്ടുള്ളു, ഒരു തരത്തിലല്ല. ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോൾ അവിദ്യയുടെ നിർവചനങ്ങളും മാറും. ചിലടത്തോരം അവിദ്യ കൽപ്പിതമാണ് അങ്ങനെ പറയും. ഇവിടെ പറയുന്നത് അവിദ്യ എന്ന് പറയുന്നതാണ് ദേഹാദിഷു അനാത്മസു. ദേഹാദികൾ എന്ന് പറയുന്നത് അനാത്മാക്കളാണ്. അതിൽ അഹമസ്മി, ഞാൻ എന്നിങ്ങനെയുള്ള ആത്മബുദ്ധി, അങ്ങനെ ഒരു ബോധം വരുന്നതാണ് ഇവിടെ അവിദ്യ എന്ന് വെച്ചാൽ ദേഹാത്മബുദ്ധി എന്ന് നമ്മൾ പറയും. ദേഹത്തിൽ വരുന്ന അഭിമാനം, ഞാൻ എന്നുള്ള അഭിമാനം, കാരണം ആ ദേഹത്തിൽ വരുന്ന അഭിമാന രൂപത്തിലുള്ള ബോധം, അതാണ് അവിദ്യ. ഇത്രയേ ഉള്ളൂ ഇവിടെ അവിദ്യ എന്ന് പറയുന്നു ഈ സന്ദർഭത്തിൽ. അതാണ് ഓരോന്നും നിർവചിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതെല്ലാം അതാത് സന്ദർഭം അനുസരിച്ചിട്ടാണ്. ചിലടത്ത് പറയും അവിദ്യയുടെ കാര്യമാണ് ഇതെല്ലാം എന്ന് പറയും. നാമരൂപാത്മകമായിരിക്കുന്ന സർവ്വതും അവിദ്യയുടെ കാര്യമാണ്. ഏതുപോലെ, ഉദാഹരണം പറയും, സ്വപ്നത്തിലെ പോലെ സ്വയം ജ്യോതിസായ പുരുഷനിൽ അവിടെ നാമരൂപാത്മകമായ എല്ലാം സൃഷ്ടമാകുന്നു, എന്തുകൊണ്ട് അവിദ്യ ഉണ്ടെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല പറയുന്നു. ഇവിടെ പറയുന്നത് സൃഷ്ടിയെക്കുറിച്ചല്ല പറയുന്നു, ദേഹാദികളിൽ വരുന്ന ആ ബുദ്ധി, ഞാൻ എന്ന് പറയുന്ന ആ ബോധം. അങ്ങനെ ദേഹാദികളിൽ ഞാനെന്നുള്ള ബോധം വരണമെങ്കിൽ ദേഹാദികൾ അവിടെ വേണമല്ലോ. അങ്ങനെ ദേഹാദികൾ അവിടെ വരണമെങ്കിൽ ആ ദേഹാദികളുടെ കാര്യം എന്താണ്? ദേഹാദി എന്ന് പറയുന്നത് ദേഹം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പിന്നെ ബാഹ്യമായ പ്രപഞ്ചം, അത്തരം വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതെങ്ങനെയുണ്ടായി, ആര് സൃഷ്ടിച്ചു, അതിൻ്റെ നിമിത്തം എന്താണ്, അതിൻ്റെ ഉപാദാനം എന്താണ്, അതൊന്നുമല്ല. ഇവിടെ ഒരു ഈ ശരീരത്തിൽ അതെങ്ങനെയാ വന്നോട്ടെ, ഈ ശരീരത്തിൽ ഒരുവന് അഹംബുദ്ധി ഉണ്ടാകുന്നു, ഞാൻ ഇതാണ് എന്ന്. എന്തായാലും ഒരുവനിൽ ബോധമുണ്ട്, ഞാനെന്നുള്ള ബോധമുണ്ട്. ഈ ബോധം എന്ന് പറയുന്നത് എന്തിനെയാണ് വാസ്തവത്തിൽ വെളിപ്പെടുത്തേണ്ടത്? ബോധം വാസ്തവത്തിൽ വെളിപ്പെടുത്തേണ്ടത് എന്തിനാണ്? ആ ബോധത്തിന്റെ സ്വരൂപത്തെയാണ്. അതാണ് അത് ശ്രമിക്കുന്നത്. എങ്ങനെ? പ്രകാശം എന്ന് പറയുന്നത് അഗ്നിയുടെ ആ പ്രകാശത്തിന്റെ സ്വരൂപത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത്. പ്രകാശത്തിന്റെ സ്വരൂപം എന്താ? പ്രകാശം തന്നെ. അല്ല, പ്രകാശം മറ്റൊന്നിനെയും വെളിപ്പെടുത്തുന്നുണ്ട്. അത് സദാ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ സ്വരൂപം എന്തോ അത് വെളിപ്പെടുത്തും. എന്നാൽ ആ പ്രകാശത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാഹ്യമായ രൂപങ്ങളെ കാണുന്നുണ്ട്, അതും കാണുന്നുണ്ട്. അപ്പോൾ പ്രകാശം തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ആ പ്രകാശം ബാഹ്യമായ രൂപങ്ങളെയും വെളിപ്പെടുത്തുന്നുണ്ട്. രണ്ടും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രകാശത്തിന്റെ സ്വരൂപത്തെയും പ്രകാശം ഇരുട്ടിനെ മാറ്റി വെളിപ്പെടുത്തുന്ന പദാർത്ഥങ്ങളെയും വെളിപ്പെടുത്തുന്നതിന് നമ്മുടെ ഉള്ളിൽ ബോധവും വേണം. ബോധമില്ലെങ്കിൽ പിന്നെ പ്രകാശം കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ ഈ പ്രകാശത്തെ കാണുന്നവൻ്റെ ഉള്ളിൽ ആ ബോധമുണ്ട്. അപ്പോൾ പ്രകാശത്തെ ദൃഷ്ടാന്തമായി പറഞ്ഞു. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ഈ ബോധം വെളിപ്പെടുത്തുന്ന എന്ത്? ഒന്ന്, അതിൻ്റെ തന്നെ സ്വരൂപത്തെയാണ്. ആ സ്വരൂപത്തെയാണ് പറയുന്നത് സച്ചിദാനന്ദം എന്ന് പറയുന്നു. ആ പ്രകാശത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രകാശത്തിൻ്റെ അനുഭവത്തെയാണ് നമ്മൾ പറയുന്നത് അഹം. അതതിൻ്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുമ്പോൾ നമ്മളെങ്ങനെയാണോ വെളിച്ചത്തെ കണ്ടിട്ട് വെളിച്ചത്തെ ശ്രദ്ധിക്കാതെ വെളിച്ചം വെളിപ്പെടുത്തുന്ന വിഷയങ്ങളെ ശ്രദ്ധിക്കുന്നു. ഇത് മേശയാണ്, ഇത് പുസ്തകമാണ്. നമ്മൾ മേശയും പുസ്തകത്തെ എല്ലാം കാണുമ്പോൾ അറിയുമ്പോൾ അതിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചത്തിന് പ്രാധാന്യം കൊടുക്കാറില്ല. ഇതാ എൻ്റെ മുമ്പിൽ വെളിച്ചമുണ്ട്, പുസ്തകമുണ്ട്, അതാണ് വാസ്തവമെങ്കിലും അങ്ങനെ പറയാറില്ല. എൻ്റെ മുമ്പിലിരിക്കുന്നത് പുസ്തകമാണ്, എൻ്റെ മുമ്പിൽ എന്തായിരിക്കുന്ന മേശയാണ്. വെളിച്ചത്തിൻ്റെ സഹായം കൂടാതെ അവിടെ ഒരു മേശയോ പുസ്തകമോ ഒന്നും എൻ്റെ കണ്ണിന് വിഷയമാകുന്നില്ല. എങ്കിലും പ്രാധാന്യം കൊടുക്കുന്ന എന്തിന്? പുറമേ ഇരിക്കുന്ന ഈ വസ്തുക്കൾക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ആന്തരികമായ ബോധത്തെ സംബന്ധിച്ച് സംഭവിക്കുന്നു. ആന്തരികമായ ബോധത്തെ ഗ്രഹിക്കേണ്ടതിന് പകരം ബോധത്തിൽ വെളിപ്പെടുന്ന ശരീരത്തെ ഗ്രഹിക്കുന്നു. അഹമെന്ന് പറയുന്ന വാസ്തവത്തിൽ എന്താണ്? ആ ബോധത്തിന്റെ ഒരു രൂപമാണ്. പക്ഷെ അതിനെ നമ്മൾ എന്തായി ധരിക്കുന്നു? ശരീരമായി ഗ്രഹിക്കുന്നു. അതിന് പറയുന്നു അഹം എന്നാൽ ശരീരമാണ്, ഈ ഞാനാണ് എന്ന് ധരിക്കുന്നു. അങ്ങനെ ആ ബോധത്തിന്റെ വാസ്തവമായ സ്വരൂപത്തെ ഗ്രഹിക്കേണ്ടതിന് പകരം ബോധ ഭിന്നമായിരിക്കുന്ന ശരീരത്തെ ആ ബോധത്തിലൂടെ ഗ്രഹിക്കുന്നു. ഇതിനെ അവിദ്യ എന്ന് പറയുന്നു എന്നാണ് ഇവിടെ അവിദ്യയെ നിർവചിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്നു ദേഹാദിഷു അനാത്മസ്വ. അത് അനാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? അതല്ല ബോധം. മുമ്പിലിരിക്കുന്ന പുസ്തകമല്ല വെളിച്ചം എന്ന് പറയുന്നു. അത് വെളിച്ചത്തിൽ നിന്ന് ഭിന്നമായ ഒരു വസ്തുവാണ്. പക്ഷെ അനാത്മസു, വെളിച്ചം എങ്ങനെയാണ് സ്വയം പ്രകാശിക്കുന്നത്, അതുപോലെ ഈ മുമ്പിലിരിക്കുന്ന വസ്തുവിന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. അത് വെളിച്ചത്തിന്റെ സഹായത്താൽ പ്രകാശിക്കുന്നതാണ്. അങ്ങനെ ഉള്ളിലിരിക്കുന്ന ബോധത്തിന്റെ സഹായത്താൽ പ്രകാശിക്കുന്ന അനാത്മാക്കളിൽ, ദേഹാദികളിൽ, പക്ഷെ അവിടെ എന്തു വരുന്നു? അവിടെ ബോധം ഉറച്ചിട്ട് അഹമസ്മി എന്നുള്ള ബോധം വരുന്നു. അങ്ങനെയുള്ള ബോധം വരുന്നു. ഈ ആത്മബുദ്ധി, ഇതും ആത്മബുദ്ധി തന്നെയാണ്. പക്ഷെ ആത്മബുദ്ധി എന്ന് പറയുമ്പോൾ അനാത്മാവിൽ വരുന്ന ആത്മബുദ്ധി എന്ന് പറയും. അത് അവിടെ തൻ്റെ ആ പ്രകാശത്തിൻ്റെ സ്വരൂപം അവിടെ തനിക്ക് വെളിപ്പെടുന്നില്ല. ഇത് അവിദ്യ. അതസ്മിൻ തദ്ബുദ്ധി എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിദ്യ. പിന്നെ അവിദ്യയെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു? തഥ തുടർന്ന് തത്പൂജനാദോ, ഈ ശരീരത്തിൻ്റെ പൂജയിൽ എന്ന് പറയുന്നു, പൂജാധികാരങ്ങളിൽ എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിൽ അഭിമാനം വരുന്നു. പിന്നെ താല്പര്യം വരുന്ന എന്താണ്? ഈ ശരീരത്തെ പൂജിക്കുന്നതിൽ താല്പര്യം വരുന്നു. എല്ലാവർക്കും നമ്മുടെ ശരീരത്തെ വേറൊരാൾക്ക് പൂജിക്കുന്ന കാര്യമില്ല, പറയുന്നു സ്വയം തന്നെ തന്റെ ശരീരത്തെ പൂജാഭാവത്തിൽ പൂജ്യഭാവത്തിൽ കാണും എന്ന് വെച്ചാൽ കൂടുതൽ അവൻ്റെ എല്ലാ തരത്തിലുള്ള ശ്രദ്ധയും ശരീരത്തിൻ്റെ സംരക്ഷണത്തിൽ വരുന്നു. അതിന് ആ ശരീരത്തെ ശുചിയാക്കി വയ്ക്കുന്നു, ശരീരത്തിൽ വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു, ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള ആഹാരങ്ങൾ കഴിയുന്നു, ശരീരത്തിലുള്ള ദോഷങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഔഷധങ്ങൾ സേവിക്കുന്നു. പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ശരീരത്തിൽ അഭിമാനിക്കുന്നു. ആ ശരീര സംബന്ധിയായ വിഷയങ്ങളെല്ലാം ആ ശരീരത്തോട് ചേർത്തിട്ട് പറയുന്നു, എന്താണ്, ഞാൻ യുവാവാണ്, ഞാൻ ആരോഗ്യമുള്ളവനാണ്, ഞാൻ വിദ്വാനാണ്, ഞാൻ അറിവുള്ളവനാണ്. ഇത്തരത്തിലുള്ള ഈ ശരീര അഭിമാനം അവിടെ വരുന്നു. ഞാൻ മനോഹരമായ ആകാരം ഉള്ളവനാണ്, സുന്ദരനാണ്, ഇങ്ങനെ നാനാ തരത്തിലുള്ളവയെല്ലാം ചേർത്തിട്ട് നമ്മൾ പറയുന്നത്. അതിൽ പൂജ വരുന്നു, പൂജനാദോ, ആ പൂജിക്കുന്നതിൽ അവന് താല്പര്യം വരുന്നു. സ്വാഭാവികമായും നമ്മുടെ അനുഭവമാണ്, ശരീരപൂജയിൽ എല്ലാവർക്കും താല്പര്യമുണ്ട്. ശരീരത്തെ നമ്മൾ സ്വയം പൂജിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിന് വലിയ ബഹുമാനവും ആദരവെല്ലാം കൽപ്പിക്കുന്നതുകൊണ്ടാണ് വേറെ ആരെങ്കിലും നമ്മുടെ ശരീരത്തെ പൂജിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം വരുന്നു. ഓ, എനിക്കങ്ങനെയൊന്നും ഇല്ലാന്ന് പറയും. അങ്ങനെയല്ല, എല്ലാവർക്കും ഉണ്ട്. ആരെങ്കിലും ഈ ശരീരത്തെ ഒന്ന് ബഹുമാനിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നും, മറിച്ചാണെങ്കിലോ പെട്ടെന്ന് ദുഃഖം വരും. അത് ശരീരാഭിമാനം, ഞാൻ എന്നുള്ള അഭിമാനം ഈ ദേഹത്തിലുള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. തിരസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ആരും തന്നെ കാണത്തില്ല. നമ്മളെ അടുത്തൊരാൾ വരുന്നു, അവരുടെ നമ്മൾ കാര്യമായിട്ട് സംസാരിച്ച് ആ വ്യക്തിക്ക് ഒരു ആദരവ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തിരിച്ച് നമ്മോട് അതൊക്കെ തോന്നും. വ്യക്തി സംഭവിക്കും രാഗം, വ്യക്തിയുടെ ഉള്ളിൽ രാഗമുണ്ട്. മറിച്ച് ഒരു വാക്ക് പറഞ്ഞാലോ പോയി. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ പൂജ ഒരുവൻ സ്വയം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർ തന്നെ പൂജിക്കുന്നതും ആ പൂജ എന്ന് പറയുന്നതാണ് തനിക്ക് കിട്ടുന്ന ബഹുമാനം, ആദരവ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം. അതുകൊണ്ടാണ് ആർക്കാണ് തന്നെ കുറിച്ച് നിന്ദിച്ചു പറഞ്ഞാൽ ഉടൻ ദുഃഖമുണ്ടാകാത്തത്. തന്നെ കുറിച്ച് ദുഷ്കീർത്തി ആണ് ലോകത്തിൽ പരക്കുന്നതെന്നറിഞ്ഞാൽ വളരെ വിഷണ്ണനാകും. എന്താണ് നമ്മൾ പറയാറുള്ളത്, ഞാൻ ഇത്രയും മര്യാദ രാമനായി ജീവിക്കുന്നു, രാവിലെ എഴുന്നേറ്റ് സഹസ്രനാമം ജപിക്കുന്നു, ഒരുപാട് സത്കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മനസ്സാ വാച ആരെയും ദ്രോഹിക്കുന്നില്ല, പക്ഷേ റോഡിൽ ഇറങ്ങിയപ്പോൾ അവൻ പറഞ്ഞത് ആ ഒരു കള്ളം പോകുന്നു. എന്ത് പഴച്ചിട്ടാണിത്? കാരണം ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് താൻ പ്രതീക്ഷിക്കുന്ന എന്താണ്? പൂജയാണ്. താൻ തന്നെ തന്നെ പൂജിക്കുന്നു, മറ്റുള്ളവരും തന്നെ പൂജിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പുറത്തു കഴിഞ്ഞാൽ വിവരമില്ലാത്ത ജനങ്ങൾ കള്ളനെന്നേ വിളിക്കത്തുള്ളൂ. അപ്പോ അതുകൊണ്ട് പലരും എന്താണ് ഈ വേഷമൊക്കെ മാറ്റി വെച്ചിട്ട് പുറത്തിറങ്ങുന്നവരും ഉണ്ട്. ആ തിരസ്കാരം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ ചിലർ ഈ വേഷങ്ങളെല്ലാം, കാരണം ഈ വേഷങ്ങളെല്ലാം ധരിച്ച് എന്താണ് തന്നെ മറ്റുള്ളവർ പൂജിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതുകൊണ്ട് പുറത്തിറങ്ങിയ തിരസ്കാരം, അതുകൊണ്ട് ഈ വേഷം മാറ്റി. ചിലരങ്ങനെയല്ല, ഇതേതാണെന്ന് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലുള്ള വേഷം ധരിച്ച്, അത് കാവ്യാണോന്ന് വെച്ചാൽ കാവ്യല്ല, അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. ഒരു ചെറിയ ലൈറ്റ് കാവ്യം, ഒരു ലൈറ്റ് കാവ്യം കണ്ടു കഴിഞ്ഞാൽ ഒരുത്തിന് പെട്ടെന്ന് തിരിച്ചറിയരുത് ഇവൻ ഇന്നതാണ് സാധനം എന്ന് തിരിച്ചറിയരുത്. ഇങ്ങനെയൊക്കെയുള്ള പല വേഷങ്ങൾ ചിലർ ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? മുടി നീട്ടി വളർത്തുന്നതും മുണ്ടനം ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവൻ തിരിച്ചറിയണ്ട, അവർ ക്രോപ്പ് പകുതി വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവനെ പെട്ടെന്ന് തിരിച്ചറിയരുത്, ഇത് ഇന്നതാണ് ജാതി, ഇന്ന വർഗത്തിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിയരുത്. അപ്പോൾ പൂജയും വേണ്ട, തിരസ്കാരവും വേണ്ട എന്ന് വിചാരിക്കും. പിന്നെ പൂജയും തിരസ്കാരമൊക്കെ തൻ്റെ മുറിയിൽ ആരെങ്കിലും വരുമ്പോൾ അവിടെ വെച്ച് പൂജിച്ചോട്ടെ. കാരണം പൂജയെ തനിക്ക് ഉൾക്കൊള്ളാം, പക്ഷേ തിരസ്കാരത്തെ കൂട്ട് സഹിക്കാൻ പറ്റത്തില്ല. അത് ആത്മഹത്യാപരമാണ്, തന്നെ കൊല്ലുന്നതിന് സുഖമാണ്. എല്ലാം ഈ ശരീരത്തെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നടക്കുന്നത്, വിവേഷഭൂഷകളെല്ലാം കിട്ടുന്നത്, എല്ലാം ധരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ തല മുട്ടയടിക്കുന്നതും ആധ്യാത്മികമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? യാതൊരു ബന്ധവുമില്ല. എന്നാലും ആൾക്കാർ അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ എന്താ, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? മറ്റുള്ളവർ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഫലം ചിലപ്പം വിപരീതമാവും. കുറേ തുറവും മൊട്ടയെന്ന് വിളിക്കുമ്പോൾ സങ്കടം വരും, വിപരീതമായി സംഭവിക്കും. പക്ഷെ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ സതുദ്ദേശ്യതയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ നേരെ നീട്ടി വളർത്തുന്നത്. അത് കഴിയുമ്പോൾ അത് അതിനും വലിയ വിനയാകും. അതുകൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പറയുന്നത് കാണുന്ന മാത്രം തന്നെ ഒരു മഹാകളനാണ് അവൻ്റെ താടി. അവൻ്റെ താടി കണ്ടിട്ട് ആൾക്കാരെ പറ്റിക്കാനേത് ഒക്കെ കൊണ്ട് ഇറങ്ങിയിരിക്കണം എന്ന് പറയും. അപ്പോൾ പൂജാ തിരസ്കാരങ്ങൾ എല്ലാ ശരീര സംബന്ധിയാണ്. പക്ഷെ മനുഷ്യന് അതിൽ നിന്ന് മോചനമില്ല. പൂജനാദു രാഗഹ, നേരെ തിരിച്ച് തത് പരിഭവാദു ദ്വേഷ, പരിഭവാന്റെ നിന്ദ. ഇത് വരുമ്പോൾ എന്തോരും സങ്കടം വരും. ദേഷിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ ഉടൻ തന്നെ അവനെ ചോദ്യം ചെയ്യും, അവനെ തല്ലാൻ ചെല്ലും. എന്താടാ നീ സ്വാമിയെ കണ്ടിട്ട് നിനക്ക് തിരിച്ചറിയാൻ വയ്യേ എന്ന് പറഞ്ഞ്. കുറച്ച് ആരോഗ്യമുള്ളവരാണെങ്കിൽ തിരിച്ച് ചോദിക്കും, അവനെ ചോദ്യം ചെയ്യും. ഞങ്ങളെപ്പോലുള്ള വയസ്സന്മാരാണെങ്കിൽ കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ നടന്നങ്ങ് പോകും. എന്തോ പറഞ്ഞോട്ടെ, അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടാണ് പറയുന്നു. പരിഭവാദു, അതിൻ്റെ നിന്ദയിൽ എന്ത് വരുന്നു, ദ്വേഷവും വരുന്നു എന്നാണ്. തതുച്ഛേദ ദർശനാത് ഭയം. അതുകൊണ്ട് ഈ ശരീര അഭിമാനം കൊണ്ട് വരുന്നു എന്നാണ് ഏറ്റവും വലിയ ഭയം എന്നാണ്. ഇത് ശരീരത്തിൻ്റെ നാശത്തിനും വരും ഭയം. പിന്നെ ഈ ശരീര അഭിമാനം കൊണ്ട് അതിൽ കിട്ടേണ്ട പൂജാദികളുടെ ഉച്ഛേദം, അവനെ നിന്ദിക്കുമോ അപമാനിക്കുമോ, ഇതെല്ലാം കൊണ്ട് അവന് ഭയം ഉണ്ടാകും. ലോകനിന്ദയെ ഭയക്കും, ലോകത്തിൽ നിന്നുള്ള അപവാദങ്ങളെ ഭയക്കും. കാരണം ഇത് ദേഹാഭിമാനത്തോടുകൂടി ഇരിക്കുന്നു. താൻ ആഗ്രഹിക്കുന്ന സത്കീർത്തിയാണ്. പിന്നെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ലോകരെന്ത് ചെയ്യും? താൻ എന്തൊക്കെ നല്ല പ്രവൃത്തി ചെയ്താലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ലോകം അതൊന്നുമില്ല. ലോകത്തിനൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം അനുസരിച്ച് എന്ത് ചെയ്യും? ലോകം ഇവനെ പഴിക്കും, നിന്ദിക്കും. അപ്പോ അവനെന്ത് ചെയ്യും? സദാസമയം ഭയന്നുകൊണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് ലോകത്തിന്റെ നിന്ദ വരുന്നത്? ലോകം എപ്പോഴാണ് തന്നെ പുച്ഛിക്കുന്നത്, അപമാനിക്കുന്നത്? ഈ ഭയം കൊണ്ട് ഇവൻ ലോകപൂജ നേടുന്നതിന് വേണ്ടിയിട്ട് സദാസമയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം ഉള്ളിൽ ഭയമാണ്. ഇതൊക്കെ പരിഭവ തിരസ്കാരങ്ങളെയൊക്കെ അവന് ഭയമാണ്. പിന്നെ ആത്യന്തികമായിട്ട് എന്താണ്, മരണഭയവും കാണും. അതൊന്നും ഇല്ലാന്ന് പുറമേക്ക് പറയുമോ, എനിക്ക് മരണത്തെക്കുറിച്ച് എനിക്ക് ഭയമൊന്നുമില്ല എന്ന് പറയും. മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല, കാരണം ശരീരം മിഥ്യയാണെന്ന് പറയും. ചെറിയൊരു പനി വന്നാൽ നേരെ ഓടുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ്, കാരണം ഇവിടെ എങ്ങാനും ചികിത്സിച്ച് ചത്തുപോയാലോ എന്ന് വിചാരിച്ച്. അവിടെ ചെന്നാൽ പിന്നെ ചത്തെ മടങ്ങി വരാൻ പറ്റുമോ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും എന്ത് വരുന്നു, അവിടെ ഭയമാണ് പറയുന്നു. അതൊക്കെ ഭാഷകാരൻ എത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ദ്വേഷത്തത് വിച്ഛേദ ദർശന ഭയം, പിന്നെ മോഹം എന്താണ് ചുരുക്കത്തിൽ, എന്താണ് മൊത്തം മോഹം. ആകെ ഒരു കൺഫ്യൂഷനാണ്, എന്താ ചെയ്യേണ്ടത്? സത്കർമ്മങ്ങൾ ചെയ്താലും ജനങ്ങളെ നിന്ദിക്കും, പിന്നെ ദുഷ്കർമ്മം എന്തായാലും ഇങ്ങനെയല്ലേ തനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, താൻ സദാചാര നിഷ്ഠനാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആയിട്ട് പോലും അതുകൊണ്ട് പലരും ചോദിക്കും, ഇതൊക്കെ ചെയ്തിട്ട് എന്താ പ്രയോജനം? എന്ത് ചെയ്താലും ചീത്ത പേരേ ഉള്ളൂ. എന്നാ പിന്നെ ചീത്ത തന്നെ അങ്ങ് ചെയ്തേക്കാം. ചിലർ അങ്ങനെയും പോകും, നല്ല ചെയ്തിട്ടും പ്രയോജനമൊന്നുമില്ല. അതാണ് ആശയക്കുഴപ്പമൊന്നും വരുന്നത്. മോഹം മോഹം മഹാമോഹം എല്ലാം വരുന്നു. ഇത്യവമയം അനന്തഭേദോ അനർത്ഥവ്രാത, ഇങ്ങനെ നാനാതരത്തിൽ ഇത് എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അനന്തഭേദമാണ്. ഓരോ മനുഷ്യന്റെയും ആന്തരികമായ ഈ വികാര വിചാരങ്ങളുടെ സൂക്ഷ്മമായ ഭേദങ്ങൾ എണ്ണിയാൽ ഒടുങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ ദേഹാഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഇപ്പോഴൊരു കടന്നൽ കൂടാണ്. അതെപ്പോഴിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ആ മുഴക്കം സ്വയം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയിടുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ബഹിർമുഖനാകുന്ന കൂടുതൽ. ചില പറയുമല്ലോ, എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ഒരു സ്വയം ചികിത്സയാണ്. രോഗമുക്തനായതുകൊണ്ടല്ല, രോഗമുക്തനെ സംബന്ധിച്ചിടത്തോളം ചികിത്സയുടെ ആവശ്യമില്ല. പലരും രോഗമുക്തരല്ല, രോഗമുക്തരാണെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും പലതും പലപ്പോഴും സ്വയം ചികിത്സകളാണ്. എന്തുകൊണ്ട്? ഇവൻ രോഗബാധിതനാണ്. അപ്പോൾ ഇവന് അല്പസമയം നടങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഇവന് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഇവൻ്റെ ഉള്ളു തന്നെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവൻ എടുത്തു ചാടും കർമ്മമണ്ഡലങ്ങളിലേക്ക്. അവിടെ മുഴുകിയിരിക്കുമ്പോഴത്തേക്ക് എന്താണ്, പുറമെയുള്ള ശബ്ദങ്ങൾ കേൾക്കില്ല. കാരണം ഈ സാധാരണ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർക്കോ ഈ സാധനം ചെവിക്കകത്ത് വെച്ചുകൊണ്ട് പോകും. എന്തിനാണ്? സ്വാമിമാരൊക്കെ പ്രത്യേകിച്ചും ബസ്സിലൊക്കെ യാത്ര, കാരണം കാണുന്നവരെല്ലാം ചീത്ത വിളിക്കും, അത് കേൾക്കണ്ടല്ലോ. ഇതിൻ്റെ അകത്തൂടെ നല്ല പാട്ടും മറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അതുപോലെ ഒരു സ്വയം ചികിത്സയാണ് ഈ പറയുന്ന ഈ ബഹളങ്ങളെല്ലാം ഈ കാട്ടിക്കൂട്ടുന്ന കർമ്മങ്ങളും അത് ചെയ്തൊക്കെ ചെയ്യുന്നു ചെയ്യുന്നു. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ലോകത്തെ നന്നാക്കിയാണ്. ഒന്നുമല്ല, ഇവനെ നന്നാക്കാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഗത്യന്തരമില്ലാതെ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. വഴി ലോകത്തിനും, ലോകം വളരെ കഷ്ടപ്പാടി കിടക്കണം, അതുകൊണ്ട് ഞാൻ നന്നാക്കിയണമെന്ന് പറയും. ഇതൊക്കെയാണ് സത്യം. ഇത് സത്യമാണെന്നുള്ളത് ആരുടെയും ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം ഇതൊക്കെ സത്യമാണെന്ന്. പക്ഷെ ആരും പുറമേ പറയാറില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ട്? അനന്തഭേദം, അന്തരീയമായി ഒരുവന്റെ ഉള്ളിൽ നടക്കുന്ന അതിസൂക്ഷ്മമായ വികാര വിചാരങ്ങളുടെ ഈ വിക്ഷുബ്ധത എന്ന് പറയുന്നത് എണ്ണിയാൽ ഒടുങ്ങത്തില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യർ ഓരോരോ വഴികൾ ചെയ്യുന്നു. ചിലർ കർമ്മത്തിൽ മുഴുകുന്നു, ചിലർ ജപിക്കുന്നു, ചിലർ പ്രാർത്ഥിക്കുന്നു, ചിലർ മറ്റെന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു, എല്ലാം കാണിക്കുന്നു. ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാര്യം എന്താണ്? ഈ ദേഹത്തിൽ വരുന്ന ആത്മബുദ്ധി, ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് എന്താ? ഈ ദേഹത്തിലുള്ള ആത്മബുദ്ധി അതിൻ്റെ പരിഹാരമാണ്. ആ അത് പറയുന്നതിൻ്റെ താല്പര്യം, ദേഹത്തിലുള്ള ഈ ആത്മബുദ്ധിയെ ഒഴിവാക്കാതെ ബാക്കി ഇതിനു വേണ്ടി ചെയ്യുന്ന ഈ പരിപാടികളെല്ലാം എന്താണ്? പല്ലുവേദന ഇല്ലാതാക്കാൻ വേണ്ടി ഉറക്ക ഗുളിക കഴിക്കും പോലെ ഉള്ളു. ഉണർന്നു വരുമ്പോൾ വീണ്ടും വരും പല്ലുവേദന, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഭാഷകാരൻ മുഖ്യമായി പറയുന്നത് എന്താണ്? ഇത് ദേഹാത്മബുദ്ധി, അതിൻ്റെ ത്യാഗത്തെക്കുറിച്ചാണ്. അതെങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് പറയും, അനന്തഭേദോ അനർത്ഥപ്രാദ, അനർത്ഥ സമൂഹം. ഈ എല്ലാ അനർത്ഥങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. പുറമേ നിന്ന് ഒരു അനർത്ഥവും നമുക്ക് വരേണ്ട കാര്യമില്ല. കാരണം മനസ്സെന്ന് പറയുന്നത് സദാ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് തിരിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ അനർത്ഥങ്ങളും ഉള്ളിൽ തന്നെയാണ്. അതിൻ്റെ മൂലകാരണം ദേഹാത്മബുദ്ധിയാണ്. ഇത് സതത സർവേഷാം നഹ പ്രത്യക്ഷ, ഭാഷകാരൻ തന്നെയും ഒഴിവാക്കില്ല. നഹ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും. നമ്മൾ പറയുമ്പോൾ എനിക്കിങ്ങനെ നിങ്ങൾക്ക് വേറെ എന്ന് പറഞ്ഞു ഇനി കാര്യമില്ല. ഭാഷകാരൻ നഹ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും. മനസ്സുണ്ടോ? എല്ലാവർക്കും എന്താണ്? ഇത് പ്രത്യക്ഷമാണ്, എല്ലാവർക്കും അനുഭവമാണെന്ന്. മനസ്സിൻ്റെ ഈ കാര്യങ്ങളെല്ലാം, പൂജാ തിരസ്കാരങ്ങളും അതുപോലെ വരുന്ന ഈ ആന്തരികമായ വിക്ഷോഭങ്ങളും സന്തതമായി നിരന്തരമായി സർവേഷാം എല്ലാ ജീവന്മാർക്കും സ്വാനുഭവത്തിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ അനുഭവത്തിൽ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മൂല കാരണമായ ദേഹാത്മബുദ്ധിയിൽ തുടങ്ങി. അതുകൊണ്ടാണ് ഭാഷകാരൻ ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ ദേഹാത്മബുദ്ധി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ആത്മബോധം കൊണ്ടേ അത് മാറത്തുള്ളൂ. ആത്മബോധം കൊണ്ട് ദേഹാത്മബുദ്ധിയെ മാറും. ആത്മബോധം മാത്രമേ ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം താത്കാലികമായ പരിഹാരങ്ങളാണ്. അതൊന്നും കൊണ്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാകത്തില്ല. കാരണം ഇത് ഓരോരുത്തരെ അനുഭവമാണ്. അതുകൊണ്ട് പറയുന്നു, തദ്വിപരീണ അവിദ്യ രാഗദ്വേഷാദി ദോഷമുക്തൈഹി ഉപസൃപ്യം ഗമ്യം ഏതത്. ഇതിന് നേരെ വിരുദ്ധമായിട്ട് ഇവിടെ എന്തൊക്കെയാണോ തന്നെ ബാധിച്ചിരിക്കുന്നത്, ഏതിനൊക്കെയാണോ താൻ അധീനനായിരിക്കുന്നത്, ഏതാണോ തനിക്ക് സദാ പ്രത്യക്ഷമായിരിക്കുന്നത്, അതിനുപരിയമായി അവിദ്യ രാഗ ദ്വേഷാദി ദോഷം. അതിൽ അവിദ്യ എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇവിടെ അവിദ്യ എന്ന് പറയുന്നത്? ദേഹത്തുള്ള ആത്മബുദ്ധി. അപ്പോൾ ദേഹത്തുള്ള ആത്മബുദ്ധി മാറണം. അത് എന്താണ്? ആത്മബോധം കൊണ്ടേ അത് മാറും. എങ്ങനെ ദേഹാത്മബുദ്ധി മാറും? ആത്മബോധം. പിന്നെ അതിനെ തുടർന്ന് വരുന്നതാണ് ബാക്കിയുള്ള എന്താണ്? രാഗം. എല്ലാവരും എന്നെ പൂജിക്കണമെന്ന് ആഗ്രഹിക്കുക, ഞാൻ എന്നെ പൂജിക്കുക. പിന്നെ അതിനെല്ലാം വിഘാതം സംഭവിക്കുമ്പോൾ വരുന്ന ദേഷ്യം, അനുരാഗദ്വേഷങ്ങളെന്ന് പറയുമ്പോൾ ഇത്തരം ദോഷങ്ങൾ. ഇതിൽ നിന്നെല്ലാം മുക്തൈഹി, മുക്തന്മാരായവർ, ദേഹാത്മബുദ്ധി അതിനെ തുടർന്ന് വരുന്ന ഇതിൽ നിന്നെല്ലാം മുക്തി. അപ്പം ഇതിൻ്റെ മുക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് എന്താണ്? ഈ അനർത്ഥങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും പ്രത്യക്ഷമായിരിക്കുന്നു, അനുഭവമായിരിക്കുന്നു. പക്ഷേ ഈ അനർത്ഥങ്ങളിൽ നിന്നുള്ള മുക്തി എവിടെ? എന്താണ് ഭാഷകാരൻ നിർദ്ദേശിക്കുന്നത്? ദേഹാത്മബുദ്ധിയുടെ നിന്നുള്ള മുക്തി. അതിനെന്താ ഉപായം പറയുന്നത്? ആത്മബോധം. അപ്പോൾ ആത്മബോധം കൂടാതെ ഇതിൽ നിന്നുള്ള മുക്തി സാധ്യമല്ല. മറ്റെന്തെല്ലാം ഉപായങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടോ അതെല്ലാം ഈ ആത്മബോധത്തിന് ഉപകരിക്കത്തക്ക രീതിയിലാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന് പറയുന്നത് എന്താണ്? മുക്തന്മാരാൽ പ്രാപിക്കപ്പെടേണ്ടതാണ് അമൃതസ്യ സേതുഹു എന്ന് പറഞ്ഞിരിക്കുന്ന, അവിടെ പറഞ്ഞു സർവത്തിനും വിധാരകമായിരിക്കുന്ന രാമസേതു പോലെയുള്ള ഒരു സേതു എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. അതൊന്ന് അത് പ്രാപിക്കേണ്ടതാണ്. മറ്റത് എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് ആ മുക്തി എന്നുള്ളത്? അത് എന്താണ്? അവിദ്യാദികളിൽ നിന്നുള്ള മുക്തിയാണ് മുക്തി. അവിദ്യ എന്തെന്നുള്ളത് ഭാഷകാരൻ സ്പഷ്ടമായി തന്നെ പറഞ്ഞു. ഇനി വേറെ ഭാവനയിലേക്ക് ഒന്നും പോകേണ്ട കാര്യം. ദേഹാത്മബുദ്ധി എന്ന വിദ്യ, അത് മുക്തി എന്താണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അവിദ്യയെ ദേഹാത്മബുദ്ധി എന്ന് വിശദീകരിച്ചത്. അപ്പോൾ ആ മുക്തിക്ക് എന്താ? ആ ദേഹാത്മബുദ്ധി പോണം. അതെങ്ങനെ പോകും? സാറിന് പറയും എന്താണ്? ദേഹത്തിൽ അഭിമാനം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാരമായി. അദ്ദേഹത്തിൽ അഭിമാനം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. ആരെങ്കിലും രാവിലെ ഉണർന്നെഴുന്നേറ്റിട്ട് ശരി ഞാൻ എന്റെ ദേഹത്തിൽ അഭിമാനത്തോടുകൂടി ഇരിക്കുമെന്ന് പറയുന്നതാണ്. അങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ല, അത് സഹജമാണ്. ദേഹത്തിലുള്ള ആത്മബുദ്ധി എന്ന് പറയുന്നത് ഒരുവൻ ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവൻ അറിയാതെ തന്നെ അവനെ പിടികൂടുന്ന ഒന്നാണ് ദേഹാത്മബുദ്ധി. ആരും കൽപ്പിച്ചുണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കൽപ്പിച്ചാൽ അത് ഇറങ്ങിപ്പോകത്തുമില്ല. ശരി, എനിക്ക് ഇനി ദേഹാത്മബുദ്ധി വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകത്തില്ല. എന്തുകൊണ്ട്? ദേഹത്ത് പറ്റുന്ന അഴുക്കുകളാണെങ്കിലും നമുക്ക് തേച്ച് കഴുകളഞ്ഞാൽ അത് പോകും. അത് സഹജമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എങ്ങനെ പോകും? ഇത് സഹജമായി വന്നതാണ്. ഇതെന്താണ്? ജാഗ്രത് അനുഭവമാണ് ദേഹാത്മബുദ്ധി. അപ്പം അതിനെ മാറുന്നതിന് എന്താണ്? ഒന്നേ ഉള്ളൂ, ആത്മബോധം. അതുകൊണ്ട് അല്ല, അതിനെ മാറ്റാൻ പറ്റില്ല. ആത്മബോധം വരുമ്പോൾ എന്ത് വരുന്നു? ആത്മബോധത്തിൻ്റെ പ്രകാശത്തിൽ എങ്ങനെയാണോ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ ഇരുളിന് നിൽക്കാൻ കഴിയാത്തത്, അതുപോലെ അത് അസ്തമിക്കുന്നു. ദേഹാത്മബുദ്ധി അസ്തമിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണെന്ത് ശാസ്ത്രവും ഗുരുവും ഉപദേശവും അതിനെ തുടർന്ന് വരുന്ന മനനാദികളുമെല്ലാം ഈ ദേഹത്തിൽ വരുന്ന ആത്മബുദ്ധിയെ ഇല്ലാതാക്കുന്നതാണ്. ആ ദേഹാത്മബുദ്ധിയെ നിരാകരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞ എല്ലാ അനർത്ഥപ്രാതങ്ങൾക്കും ഉള്ള പരിഹാരം, വേറെ പരിഹാരമൊന്നും. ഇത് പറയുന്ന സ്ഥലത്താണ് പലരും ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നിടത്തെല്ലാം ഈ രണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. ഒന്ന് വരുന്ന എന്താണ്? നാനാതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച്, ഇന്ന ഇന്ന ഉപാസനകൾ ചെയ്യണം, ആ ഉപാസനകളുടെ ഫലം എന്ന് പറയുന്നത് ഇല്ലതാണ്. ലൗകികമായ ഫലങ്ങളുണ്ട്, അലൗകികമായ ഫലങ്ങളുണ്ട്. അത് ക്രമേണ മുക്തി എന്ന് പറയുന്ന ഫലത്തെ കുറിച്ച് ഫലം വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപാസന എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രത്യേകമായ അനുഷ്ഠാനമാണ്. എങ്ങനെയാണോ അത് ഗുരു അല്ലെങ്കിൽ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ആ രീതിയിൽ തന്നെ അതിനെ പിന്തുടർന്ന് പോവുക, അതൊന്ന് പറയുന്നു. പിന്നെ തൊട്ടടുത്ത് അത് കഴിയുമ്പോൾ വീണ്ടും പറയുന്നു തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ഉപാസന എന്ന് പറയുന്നത് മുക്തി വരെയുള്ള ഫലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു അനുഷ്ഠാനത്തെ നിർദ്ദേശിക്കുന്നു, അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. തൊട്ടടുത്ത് പറയുന്നു ഇതാണ് പരമാർത്ഥം, നിങ്ങൾക്ക് ഈ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായാൽ മതി. അപ്പോൾ പരമാർത്ഥ ബോധമാണ് ഇതിൻ്റെ എല്ലാം പരിഹാരമെന്ന് ഒരു ഭാഗത്ത് പറയുകയും ഒരു അനുഷ്ഠാനമാണ് ഇതിൻ്റെ പരിഹാരമെന്ന് പറയുകയും ചെയ്യുമ്പോൾ കേൾക്കുന്നവന് സംശയം ഉണ്ടാകും. ആ സംശയങ്ങളാണ് പലരും ചോദിക്കും. പലരും പറയുന്നത് ഈ പറയുന്ന തത്വം എന്താണ് എന്ന് ശ്രുതി നിർദ്ദേശിക്കുന്നു, ആ തത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് തന്റെ പരമാർത്ഥത്തെയാണ് അത് ബോധിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ദേഹാത്മബുദ്ധിയെ തിരസ്കരിക്കാൻ പറയുന്നു, ആത്മബോധം അതിന്റെ സ്ഥാനത്ത് വേണമെന്ന് പറയുന്നു. അത് കാര്യം മനസ്സിലാവുന്നുണ്ട്. ശ്രുതി പറയുന്നത് വാസ്തവമാണെങ്കിൽ ഞാൻ എന്താണ്? നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപനാണ്, ഒരു സംശയമില്ല. ശ്രുതി വ്യക്തമായി ബോധിപ്പിക്കുന്നു, ഞാൻ വ്യക്തമായി ധരിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു ബോധം എനിക്ക് വന്നു, അങ്ങനെ ഒരു ബോധം വന്നു, ശരി. അപ്പോ ദേഹാത്മബുദ്ധിയോ അല്ല ദേഹം ആണ് ഞാനും ധരിച്ചിരുന്നു, ഇപ്പൊ മനസ്സിലായി ദേഹമല്ല, പിന്നെന്താണ്? സച്ചിദാനന്ദ സ്വരൂപനാണ്. അവിടെ ദേഹാത്മബുദ്ധി ഇല്ലല്ലോ. പരമാർത്ഥം ധരിച്ച ഒരുവിനെ സംബന്ധിച്ചിടത്തോളം ദേഹാത്മബുദ്ധിയില്ല. അങ്ങനെ വരുമ്പോ പിന്നെ ഈ ഉപാസനകൾ ആർക്കു വേണ്ടി നിർദ്ദേശിക്കുന്നു? എനിക്ക് പിന്നെ ഉപാസനയുടെയൊക്കെ ആവശ്യം എന്താണ്? പിന്നെ ഞാൻ ഉപാസനയുടെ അധികാരിയാണോ? ഞാനിത് ചെയ്യണമോ? ഇതെങ്ങനെ നിർദ്ദേശിക്കുന്നു ശ്രുതി? ശരി, അങ്ങനെ ദേഹാത്മബുദ്ധിയില്ല, ഞാൻ ശരിയായ എന്റെ സ്വരൂപം എന്താണെന്ന് ഞാൻ ശരിയായി ധരിച്ചിരിക്കുന്നു എന്ന് ഒരു ബോധം ഒരാൾക്കുണ്ടെങ്കിൽ പിന്നെ താൻ ഉപാസന അനുഷ്ഠിക്കണോ അനുഷ്ഠിക്കണ്ടേ എന്നുള്ള ഒരു സംശയം വരില്ല. പക്ഷേ ഇയാൾ സ്വയം എന്താണ് ശ്രുതി ബോധിപ്പിക്കുന്നത് അത് ധരിക്കുന്നുണ്ട്, എന്നാൽ ഉപാസനയെക്കുറിച്ച് സംശയിക്കുന്നുണ്ട്. അത് കർത്തവ്യമാണോ അത് അനുഷ്ഠേയമാണോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ ഇത് രണ്ടും കൂടെ സംഭവിക്കുന്നത്? ഇത് പലരും സംശയമായി ചോദിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഭാഷ്യത്തിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അല്പം വ്യതിചലിച്ച് ചർച്ച ചെയ്യുന്നത് അത്തരം വിഷയങ്ങളെക്കുറിച്ച് ആൾക്കാർ സംശയം ഉന്നയിക്കുന്നുണ്ടോ, അല്ല മനഃപൂർവ്വമുണ്ട്. ഇതൊക്കെ ഭാഷ്യത്തിലൂടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ആൾക്കാർ ചോദിച്ചാൽ സമാധാനം പറയണം. അപ്പോ അങ്ങനെ ഒരു സംശയം വരുമ്പോൾ എന്താ അവിടെ എന്താ തകരാറെന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ശ്രോതാവിന് സംഭവിക്കുന്ന തകരാറെന്താണ്? ശ്രോതാവിന് സംഭവിക്കുന്ന തകരാറ് വ്യക്തമാണ്. നമ്മൾ ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അയാൾ ഈ പറയുന്ന ശ്രുതി ബോധിപ്പിക്കുന്നത് അയാളെ ബോധിക്കുന്നുണ്ട്. അയാൾ സ്വയം തന്റെ സംശയത്തിന്റെ അടിസ്ഥാനം എന്താണ്, ആ സംശയത്തിന്റെ സൂക്ഷ്മമായ കാരണം എന്താണ്, അയാൾ ഒരു വ്യക്തി അയാളുടെ സ്വയമായ തന്റെ അധികാരത്തെ കുറിച്ചാണ് സംശയിക്കുന്നത്. താൻ എന്തിനാണ് അധികാരി? ഈ പറയുന്ന രീതിയിൽ ആ തത്വത്തെ ഗ്രഹിക്കുന്നതിനാണോ, അതോ ആ തത്വഗ്രഹണത്തിന്റെ ആവശ്യമില്ലാതെയുള്ള ഉപാസനയുടെ അനുഷ്ഠാനത്തിലാണ്? കാരണം തത്വജ്ഞാനത്തിന് അനുഷ്ഠാനം ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെ തന്റെ അധികാരിത്വത്തെക്കുറിച്ച് സംശയം വരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയം വരുന്നു? കാരണം ഭാഷ്യകാരൻ തത്വജ്ഞാനത്തിന് അധികാരിയെ കുറിച്ച് പറഞ്ഞു, ശമദമാദി സമ്പന്നനായിരിക്കണം, തപസ്വാധ്യായനിരതനായിരിക്കണം, സന്യാസം തുടങ്ങിയ യോഗ്യതകൾ ഉണ്ടായിരിക്കണം എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഒന്ന് പറയുന്നു എന്താണ്, രാഗദ്വേഷാദികളില്ലാത്തവനായിരിക്കണം, നിത്യാനിത്യ വസ്തുവിവേകം എന്നെല്ലാം പറഞ്ഞുള്ള യോഗ്യതകളെ കുറിച്ച് പറയുന്നു. അപ്പൊ ഈ യോഗ്യതകൾ തന്നിൽ ഇല്ല എന്നുള്ള അനുഭവമാണ്. കാരണം ഈ പറയുന്ന തത്വങ്ങളൊക്കെ ഒരാൾ കേൾക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ആത്മാവാണ് എന്നൊക്കെയുള്ള ഒരു ബോധം ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഇവിടെ ഭാഷ്യകാരം പറഞ്ഞ പോലെ സർവേഷ്ണഹ പ്രത്യക്ഷം, തന്റെ ഉള്ളിൽ ഇരിക്കുന്ന രാഗദ്വേഷാദികളും കാമക്രോധാദികളും ഒക്കെ അയാൾ തിരിച്ചറിയുന്നുണ്ട്. രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നില്ല. ഒരു ഭാഗത്ത് നിത്യശുദ്ധമുക്തൻ എന്ന് പറയുന്നു, മറുഭാഗത്ത് എന്താണ്, താൻ കാമിയായും ക്രോധിയുമായി തനിക്ക് സർവേഷ്ണഹ പ്രത്യക്ഷം പ്രത്യക്ഷമായി ഇരിക്കുന്നത്, രണ്ടും പൊരുത്തപ്പെടുന്നില്ല. തൻ താൻ തന്റെ അറിവും തന്റെ ആന്തരികമായ ഭാവങ്ങളും തമ്മിൽ ചേർച്ച വരുന്നില്ല. അവിടെ ആണ് തകരാറുന്ന. അതുകൊണ്ട് എന്താണ്? തന്റെ അധികാരിത്വത്തെ കുറിച്ചാണ് സംശയിക്കുന്നു. എന്നാൽ ഇതാണ് പരമാർത്ഥമാണെങ്കിൽ ഈ പരമാർത്ഥത്തെ വിട്ടിട്ട് പിന്നീട് ദേഹാത്മബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിലും ഉപാസനകളിലും പിന്നെ താൻ പോകാൻ എന്തുകൊണ്ട് നിർബന്ധിതനാകുന്നു? എന്തിനാ ഇതിന് പോകണം എന്നും ചിന്തിക്കുന്നു. ഈ ആശയക്കുഴപ്പം വരുന്നു. അതിൽ ഒന്ന്, ഒരു പ്രധാനമായ കാരണം എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഭാഷകാരം പറഞ്ഞു ദേഹാദിഷു ആത്മബുദ്ധി അനാത്മസു ആത്മബുദ്ധി. അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ദേഹാദികളുടെ ആത്മബുദ്ധി തന്നെയാണ്. ഈ ദേഹാദികളിൽ ആത്മബുദ്ധിയോടുകൂടിയിരിക്കുന്നവനെയാണ് ഇവിടെ അജ്ഞനെന്ന് പറയുന്നത്. അജ്ഞനായ ഒരുവൻ തന്നെയാണ് കർമ്മത്തിലോ ഉപാസനയിലോ മുഴുകുന്നത്. അജ്ഞനായ ഒരുവൻ തന്നെയാണ് തത്വത്തെ ശ്രവിക്കുന്നതും മനനാദികളും മുഴുകുന്നതും. രണ്ടുപേരെ സംബന്ധിച്ചും പൊതുവായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അജ്ഞാനം തന്നെയാണ്, ദേഹാത്മബുദ്ധി തന്നെയാണ്. അല്ല, അവൻ ദേഹാത്മബുദ്ധിയിൽ നിന്ന് മുക്തനാണെങ്കിൽ പിന്നെ അവന് ശ്രവണാദി സാധനങ്ങളുടെ ആവശ്യമില്ല. നദി കടന്നവന് പിന്നെ വള്ളത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ രണ്ടു കൂട്ടരെ സംബന്ധിച്ച് ഒരു കാര്യം ശരിയാണ്, എന്താണ്? ദേഹാത്മബുദ്ധി അവിടെയുണ്ട്. പക്ഷേ ഒരുവനെ സംബന്ധിച്ച് എന്താണ്? ആ ദേഹാത്മബുദ്ധി നിലനിൽക്കെ തന്നെ ശ്രുതിയുടെ ഉപദേശത്തെ അവന് ഗ്രഹിക്കാൻ കഴിയുന്നു. അവന് മനസ്സിലാകുന്നു എന്താണ് തന്നെ ഉപദേശിക്കുന്നത്. നീ നിത്യനാണ്, ശുദ്ധനാണ്, മുക്തനാണ് എന്ന് മനസ്സിലാകുമ്പോൾ അവൻ മനസ്സിലാകുന്നു ഈ ശരീരത്തിന് അല്ലെങ്കിൽ ശരീരാത്മബുദ്ധിക്ക് അപ്പുറമായവർ തൻ്റെ വാസ്തവമായ സ്വരൂപത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അത് തനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത ഉണ്ട്. ഒരുവൻ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. തത്വഗ്രഹണത്തിനുള്ള യോഗ്യതയുണ്ട്. തത്വത്തെ ഗ്രഹണത്തിനുള്ള യോഗ്യത എന്തെന്ന് വെച്ചാൽ സത്യം എന്താണ്, പരമാർത്ഥം എന്താണെന്ന് അവന് ബോധിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവൻ ഈ അവിദ്യയ്ക്ക് അധീനനായിരിക്കുന്ന ഒരുവനാണെങ്കിലും പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത അവന് വന്നു കഴിഞ്ഞു. ആ യോഗ്യതയെ അവൻ സ്വയം മനസ്സിലാക്കുന്നു. പറഞ്ഞല്ലോ, തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ പറഞ്ഞ വേണ്ടാധീനങ്ങളെല്ലാം തനിക്ക് പ്രത്യക്ഷമാണെങ്കിൽ, തൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതും തനിക്ക് പ്രത്യക്ഷമാണ്. അപ്പോൾ തൻ്റെ ഉള്ളിൽ വരുന്ന അറിവാണെന്ത്? താൻ നിത്യനാണ്, ശുദ്ധനാണ്, മുക്തനാണ് എന്നുള്ള അറിവ്. ആ അറിവാണ് പരമാർത്ഥമെന്ന് ഒരുവൻ ബോധിക്കുന്നുണ്ടെങ്കിൽ അവൻ പിന്നെ പോകേണ്ട ഏത് വഴിക്കാണ്? അവൻ ഏതൊരു അറിവാണോ അവന് ഉണ്ടായത്, ആ അറിവിൻ്റെ മാർഗത്തെ തന്നെയാണ് അവൻ പിന്തുടരേണ്ടത്. അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. മറിച്ച് വീണ്ടും ദേഹാത്മബുദ്ധിയോടുകൂടി കർമ്മങ്ങളിലോ ഉപാസനകളിലോ അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പല സ്ഥലങ്ങളും പറയുന്നത് ജ്ഞാനവും കർമ്മവുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏതൊരുവനാണോ ശ്രുതിയിൽ നിന്ന് ശ്രവണത്തിലൂടെ ഈ തത്വത്തെ ഗ്രഹിച്ചത് അവൻ തത്വത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കണം. വീണ്ടും അവൻ തിരിച്ചും വന്നിട്ട് ദേഹാഭിമാനത്തോടുകൂടി കർമ്മങ്ങളിലോ ഉപാസനകളിലോ ഏർപ്പെടരുത്. അതാണ് അവിടെ വളരെ കർശനമായിട്ട് പറയുന്നത്. നീ കർമ്മത്തെ ഉപേക്ഷിക്കുക. അവിടെ ഭാഷ്യകാരം പറയും, നീ ഒരു മുമുക്ഷുവാണെങ്കിൽ കൂടിയും എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഒരു ശ്രോതാവിന് സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇത്രയും മഹത്തായ ഒരു തത്വത്തെക്കുറിച്ച് താൻ കേട്ടറിഞ്ഞിട്ടും തൻ്റെ ഉള്ളിൽ വീണ്ടും പ്രശ്നങ്ങൾ നീക്കുന്നു. വിപരീത ബുദ്ധിയും വിപരീത അനുഭവങ്ങളും നീക്കുന്നു. അപ്പോൾ ഇതിനെന്താ പരിഹാരം? ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അതാണ് ഭാഷകാരൻ പറയുന്നത്. എന്താണ്? ആ ജ്ഞാനത്തിൻ്റെ ദാർഢ്യം. അതാണ് ആ തത്വജ്ഞാനത്തിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം. അപ്പോൾ തത്വജ്ഞാനത്തിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം എന്ന് പറയുന്നത് അത് തത്വജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ അല്ലാതെ സാധ്യമില്ല. ശ്രവണ മനനാദികൾ തുടരുക എന്നുള്ളതല്ലാതെ അതിന് വേറെ വഴി നിർദ്ദേശിക്കുന്നില്ല, വേറൊന്നും പറയുന്നില്ല. ആത്മാവാരെ ദൃഷ്ടവ്യ ശ്രോതവ്യൂ മന്ദവ്യൂ നിരിധ്യാസിതവ്യൂഹ. അതിനവിടെ എന്താണ്? തത്വശ്രവണത്തിന് ശേഷം വീണ്ടും ഉപായങ്ങൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വഴിക്ക് പോവുക. എന്തുകൊണ്ട്? ഇതാണ് പരമാർത്ഥം. പരമാർത്ഥത്തെ ഒരുവൻ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പരമാർത്ഥമല്ലാത്ത വഴിക്ക് അവനെ സഞ്ചരിക്കാൻ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇവിടെ ഈ കർമ്മത്യാഗത്തിനും മറ്റും ആവർത്തിച്ച് ആവർത്തിച്ച് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ അവിടെ ചിലർക്ക് സംശയം വരും, എങ്ങനെയാണ് ശരിയാണ് തത്വത്തെ കുറിച്ച് ബോധിപ്പിക്കുന്നത്. പക്ഷേ ചിലയിടത്ത് ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്, ഇവൻ അജ്ഞനാണ്, ബോധശൂന്യനാണ്. ചിലയിടത്ത് പറയുന്നതാണ് അത്പജ്ഞ അല്പസ് അജ്ഞസ്യ അല്പ പ്രബുദ്ധസ്യ സർവം ബ്രഹ്മേതി യോഗതേ മഹാനിര്യ ജാലേഷു സത്യേന വിനിയോജിത. കർമ്മയോഗത്തിൻ്റെയും മറ്റും പ്രകടനത്തിൽ ഇങ്ങനെ പറയും, അജ്ഞനാണ്, അല്പപ്രബുദ്ധനാണ്, അവനോട് സർവം ബ്രഹ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നരകത്തിൽ കൊണ്ട് ചാടിക്കുന്നതാണ് എന്ന് പറയും. അപ്പോൾ ആ പറയുന്നതനുസരിച്ചാണെങ്കിലോ ശരി, എനിക്ക് ഇങ്ങനെയുള്ള ഒരു തത്വം ഇതാണെന്ന് ബോധമുണ്ടായി. അപ്പോൾ പക്ഷെ ബോധമുണ്ടായെങ്കിലും എനിക്ക് ആ ബോധത്തെ തുടരാൻ കഴിയുന്നില്ല, അപ്പോൾ മറ്റു വഴികൾ. അപ്പോൾ സർവം ബ്രഹ്മ, അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തല്ലോ, സർവം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ താല്പര്യം. അപ്പോൾ സർവം ബ്രഹ്മം എന്ന് കേട്ടു, പക്ഷേ സർവം ബ്രഹ്മം എന്നുള്ള രീതി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അവനെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പോകുമെന്നും പറഞ്ഞു. അത് രണ്ടും തമ്മിലെങ്ങനെ യോജിക്കും? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രുതിയുടെ ഉപദേശത്തെ ഗ്രഹിക്കുക. ശ്രുതി എന്താണ് ഉപദേശിക്കുന്നത്? ഇവിടുത്തെ ഉപദേശം എന്ന് പറയുന്നത് ശ്രുതിയുടെ ഉപദേശമാണ്. അതിൻ്റെ കർത്തൃത്വം വേറെ ആരും ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ വെച്ചത്, ഈശ്വരനാണ് അത് ഉപദേശിച്ചത്. മനുഷ്യരാരും അതിൻ്റെ കർത്തൃത്വത്തെ ഏറ്റെടുക്കുന്നില്ല. അപ്പം ആ ഉപദേശത്തിൽ നിന്ന് എന്താണ് ഭാഷ്യകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്? കാരണം വേദം ഒരുപാട് പേര് ചെല്ലുന്നുണ്ട്, അവർക്കെല്ലാം ഉപദേശം കിട്ടുന്നുണ്ട്. നാനുധ്യായാൻ അടുത്തും പറയും, ബഹുൻ ശബ്ദാൻ, ഈ ധാരാള ശബ്ദങ്ങളെല്ലാവരും നിരന്തരം അഭ്യസിക്കുന്നുണ്ട്. സ്വാധ്യായം എന്നുള്ള രൂപത്തിൽ വിശേഷം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനെ ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. ആ ശ്രുതിയുടെ താല്പര്യം എന്ന് പറയുമ്പോൾ എന്താണ്? ശ്രുതിയുടെ പരമമായ താല്പര്യം. ശ്രുതിയുടെ പരമമായ താല്പര്യത്തെ ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചോളം എന്താണ് സർവം ബ്രഹ്മ എന്ന് പറയുന്നതിൻ്റെ പരമമായ താല്പര്യം എന്താണെന്ന് അവൻ ഗ്രഹിച്ചിരിക്കുന്നു. ആ ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവൻ അജ്ഞനോ അല്പജ്ഞനോ അല്ല. അജ്ഞാനമാണ് അവനെ ഇതിനെ പ്രേരിപ്പിച്ച് ഈ തത്വത്തെ ഗ്രഹിക്കുന്നത്. പക്ഷേ ശ്രുതിയുടെ പരമമായ താല്പര്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ അജ്ഞനോ അല്പജ്ഞനോ അല്ല. പിന്നെ നശിക്കുന്ന ആരായ പറഞ്ഞത്? ആർക്കാണോ ശ്രുതിയുടെ ശ്രവണത്തിൽ നിന്നും വിപരീത ബുദ്ധി ഉണ്ടാകുന്നത്. സർവവും ബ്രഹ്മമാണെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ അവൻ ധരിക്കുന്ന അർത്ഥം വേറെയാണ്, അവൻ്റെ ഉള്ളിൽ വരുന്ന ധാരണകൾ വേറെയാണ്. ആ ബോധത്തിന് അവൻ്റെ ദേഹാഭിമാനത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഏതൊരു ബോധമാണോ തൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നത്, അതല്ലാതെ ശ്രുതിയിൽ നിന്ന് തന്നെ ഇതിനെ ഗ്രഹിച്ചാൽ. അതുകൊണ്ടല്ലേ ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നു, പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ശ്രുതിയുടെ ബോധം പലർക്കും പലതരത്തിലുണ്ടാകുന്നു. അപ്പോൾ സർവം ബ്രഹ്മ എന്ന് പറയുന്ന ആ ബോധവും എന്താണോ ശ്രുതിയുടെ താല്പര്യം, ആ രീതിയിൽ ഒരുവന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതവനെ നരകത്തിലെത്തിക്കും. അപ്പോൾ അതുകൊണ്ടിവിടെ ഭാഷ്യകാരം പറയുന്നു, ബോധം ഉണ്ടായാൽ പോരാ, എല്ലായിടത്തും പറയും എന്താണ്, ആ ബോധം ദൃഢമായിരിക്കണം. ആ ദൃഢമായ ആ ബോധം ആ ദൃഢതയിലെത്തുന്നതുവരെ അതിൻ്റെ അഭ്യാസം തുടരണം. ഏതഭ്യാസം? ശ്രവണാദി അഭ്യാസം തുടരണം. വെച്ചോദിക്കാതിന് ശ്രവണാദി അഭ്യാസം വിട്ട് മറ്റെന്തെങ്കിലും അഭ്യാസം ചെയ്താലോ അത് അതുകൊണ്ട് പ്രയോജനമില്ല. എന്തുകൊണ്ട്? കാരണം ഇത് പരമാർത്ഥമാണ്, സത്യമാണ്. സത്യത്തെ പിന്തുടരുന്നതിന് സത്യത്തിന്റെ വഴിയെ സ്വീകരിക്കാൻ പറ്റും, വേറെ വഴിയൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. മറ്റെല്ലാം എന്താണ്? ദേഹാത്മ ബുദ്ധിയെ ഉറപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്, ബാക്കിയല്ല. അപ്പൊ ആ ദേഹാത്മ ബുദ്ധിയെ ഉറപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരുവന് ഈ പറയുന്ന സത്യബോധവനെ തിട്ടപ്പെടത്തില്ല. എന്നാൽ പിന്നെ മറ്റ് ഉപായങ്ങളെല്ലാം വേദത്തെ തന്നെ നിർദ്ദേശിച്ചതിന് അതിന്റെ ഫലം പറയുന്നുണ്ട്. എന്താണ്? നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധി, നിങ്ങളുടെ രാഗദ്വേഷങ്ങളെല്ലാം തന്നൂകരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ബാക്കിയുള്ള അനുഷ്ഠാനങ്ങൾ ഉപകരിക്കും. അത് വേണ്ടെന്ന് പറയുന്നില്ല. അവിടെയാണ് കർമ്മയോഗത്തിന്റെയും മറ്റഭ്യാസങ്ങളുടെ എല്ലാം പ്രസക്തി വരുന്നത്. അതൊന്നും ഒരിക്കലും തത്വജ്ഞാനത്തിന് വേണ്ടിയൊന്നോ അല്ലെങ്കിൽ തത്വജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടിയൊന്നോ പറയുന്നില്ല. അതുകൊണ്ട് പറയാം, അതൊക്കെ പരമ്പരയായിട്ട് ഉപകരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഏതൊരുവനാണോ ഈ തത്വത്തെ ശ്രവിക്കുമ്പോൾ തത്വബോധനത്തിന് അധികാരിയായിട്ടുള്ളവൻ, അവൻ സഞ്ചരിക്കേണ്ടത് എന്താണ്? സത്യത്തിന്റെ മാർഗത്തിൽ തന്നെ. പിന്നെ അനർത്ഥത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കരുതെന്നാണ് ഭാഷകാരൻ ഈ പറയുന്നതിൻ്റെ എല്ലാം താല്പര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു. ഒരാൾക്കത് ബോധിക്കാൻ കഴിയുന്നുണ്ടോ? ഏതൊരുവനെയാണോ ഈ പരമാർത്ഥത്തെ ബോധിക്കുമ്പോൾ അവന് വിപരീത ബുദ്ധിയില്ലാതെ വരുന്നു. വിപരീത ബുദ്ധി വരാൻ പാടില്ല. അപ്പൊ എന്ത് ഉപദേശിക്കുന്നു എന്നുള്ളതല്ല മുഖ്യം, എങ്ങനെ അവൻ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സർവം ബ്രഹ്മമെന്നോ അല്ലെങ്കിൽ തത്വമസിയെന്നോ അഹം ബ്രഹ്മാസ്മി എന്നോ ഏതരത്തിൽ ഗ്രഹിച്ചാലും ശരി, ആ ഉപദേശിക്കുന്നതിനൊരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ വെളിപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് ഭാഷകാരൻ എപ്പോഴും ചെയ്യുന്നത്. ഭാഷകാരന്റെ ആവശ്യം വന്ന അതാണ്. എന്തുകൊണ്ട്? അങ്ങനെ ഉപദേശിച്ചാലും ശ്രുതി ഒരുവിന് വിവിധ ബുദ്ധി ഉണ്ടാകാം, ഒരുവിന് അജ്ഞാനം ഉണ്ടാകാം, ഒരുവിന് സംശയം ഉണ്ടാകാം. ഇതെല്ലാം പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഒരു വഴി അതിനാണ് ഇതിൻ്റെ ശ്രവണ മനനങ്ങളുടെ അഭ്യാസം എന്ന് പറയുന്നത്, അതിൻ്റെ ആവർത്തി എന്ന് പറയുന്നത്. ഒരുവൻ ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യനാണെങ്കിൽ അവൻ സത്യത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കും. ശ്രവണ മനനങ്ങളുടെ പിന്നീട് അവൻ തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമായ കാര്യമല്ല. അങ്ങനെ ഒരാളെ തിരിച്ച് നടത്തിക്കാൻ ആർക്ക് സാധ്യവുമല്ല. അവൻ ശരിയായ രീതിയിൽ സമ്മിക്കായിട്ടുള്ള ഒരു ബോധം അവന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ ബോധം വീണ്ടും ദൃഢതയെ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ആ ബോധത്തോടൊപ്പം തന്നെ ചിലപ്പോൾ ചില വിപര്യങ്ങളോ വികല്പങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ മാറ്റണം എന്നുള്ളത് ആവശ്യമായി വരികയാണെങ്കിൽ അവൻ്റെ വഴി അത് തന്നെയാണ്. അവിടെ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. സംശയിക്കുന്ന ആരാണ്? അവന് വിപരീത ബുദ്ധി വരുമ്പോഴാണ്. അപ്പോൾ സർവം ബ്രഹ്മമെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും തരത്തിലുള്ള പരമാർത്ഥ ബോധത്തിന് പകരം നേരെ വിപരീതമായ ബുദ്ധിയാണ് വരികയാണെങ്കിൽ അവൻ നരകത്തിൽ തന്നെ പോകും. അവനുപയഭ്രഷ്ടനാകും. അവനിവിടെ കർമ്മത്തിൻ്റെയോ ഉപാസനയുടെയോ ഫലം അവന് ശ്രദ്ധിക്കുന്നില്ല. തത്വജ്ഞാനം ഉപദേശിച്ചിട്ട് അവൻ ആ ബോധം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് ആത്യന്തികമായി ഇവിടെ ഒരുവൻ അവൻ സ്വയം തീരുമാനിക്കുന്നു. എന്താണ് ഈ ഉപദേശം കൊണ്ട്? എന്താണോ അവിടെ ഉപദേശിച്ചത്, ആ ഉപദേശത്തിൻ്റെ പരമമായ താല്പര്യത്തെ എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? അത് കഴിയുന്നുണ്ട്. പിന്നെ വരുന്ന പോരായ്മകളെ കുറിച്ചാണ് പിന്നെ ചിന്ത വരുന്നത്. എന്താണ്? ഇങ്ങനൊരു ആശയത്തെ താൻ ഗ്രഹിച്ചിട്ടും അവിടെ തന്നെ വീണ്ടും രാഗദ്വേഷാദികൾ പിന്തുടരുന്നു, അതിനെ എങ്ങനെ പരിഹരിക്കണം? അതിന് ഈ ജ്ഞാനത്തിന്റെ ദൃഢതയാണ് അവിടെ ഉപായമായി വരുന്നത്. തത്വത്തെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ നാലാം അധ്യായത്തിലെ ഒരു ഭാഗത്ത് ഭാഷകാരൻ പറയും, തത്വത്തെ ശ്രവിക്കുന്നു, ഉപദേശിക്കുന്നു, ഒരാൾ ശ്രവിക്കുന്നു, അയാൾ ബോധിക്കാതിരിക്കുക, അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഉപനിഷത്ത് ശ്രവിച്ചു കഴിഞ്ഞാൽ, ഗുരു ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്താണോ പരമാർത്ഥം അത് ഗ്രഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഗ്രഹിക്കാതിരുന്നാൽ പിന്നെ വേറെ വഴികൾ ആ വഴിക്ക് സഞ്ചരിക്കുക. ഒരാൾ സ്വയം പറയുകയാണ് ഈ പറയുന്നതിനൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ട്, ഇതിൻ്റെ താല്പര്യം മനസ്സിലാകുന്നുണ്ട്, പിന്നെന്താ? ചെറിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നു. അതാണ് ഇവിടെ ഭാഷകാരൻ പറഞ്ഞ എന്താണ് മോഹം. അപ്പോ സത്യത്തെ ഗ്രഹിച്ചതിന് ശേഷവും അവിടെ മോഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്താണ്? ആ സത്യം തന്നെയാണ്, വേറൊന്നും അവിടെ പരിഹാരത്തിന്റെ ആവശ്യമില്ല. ഏതുപോലെ വെളിച്ചം വന്നു, നല്ല വെളിച്ചം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുള് മാറും, മാറിയേ പറ്റും. പക്ഷെ ചിലത് പറയുന്നു അങ്ങനെയല്ല, ഇതിപ്പോ എന്താണ് സായസന്ധ്യയാണ് അല്ലെങ്കിൽ അരുണോദയമാണ്, ഇവിടെ ചെറിയൊരു വെളിച്ചമുണ്ട് എന്നാൽ കുറച്ചൊരു ഇരുട്ടുമുണ്ട്, രണ്ടുമുണ്ട്, അവ്യക്തമായേ കാണുന്നുള്ളൂ, എന്നാ വെളിച്ചമുണ്ട് കാണും. വെളുപ്പം കാലത്ത് വെളിച്ചമില്ലെന്ന് പറയാൻ പറ്റും, സൂര്യോദിച്ചു വരികയാണ്, നമ്മൾ സാധാരണ അരുണോദയം എന്ന് പറയും. വെളിച്ചമുണ്ട് എന്നാൽ കുറച്ച് മറയുമുണ്ട്, സന്ധ്യയ്ക്കും അതുപോലെയാണ്. അപ്പൊ ഇവിടെ എന്താ പരിഹാരം? അത് രാവിലെയാണെങ്കിൽ നേരെ വെളിച്ചത്തിലേക്ക് തന്നെ പോകും, നല്ല വെളിച്ചം വരുമ്പോൾ അത് മാറാന്, ആ ഇരുളിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചത്തെ എല്ലാം വേറെ എന്തിനാ ആശ്രയിക്കുന്നത്? ഇരുളിനെ മാറ്റുന്നതിന് വേണ്ടി ഒരാൾ ഇരുളിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവൻ സന്ധ്യയിൽ നിന്ന് അർദ്ധരാത്രിയിലേക്ക് പോകും. അല്ല, ആ ഇരുളിനെ മാറ്റാൻ വേണ്ടി വെളിച്ചത്തെയാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ രാവിലെ നിന്ന് നേരെ ഉച്ചയിലേക്ക് വരും, എന്നുവെച്ചാൽ നല്ല വെളിച്ചത്തിലേക്ക് വരും. അപ്പോൾ അതിന് ഇരുളിനെ പഴി പറയുന്ന ഒരാൾ, ഇരുളിനെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വെളിച്ചത്തെയാണ് ആഗ്രഹിക്കേണ്ടത്, ഇരുളിനെയല്ല. ഇരുളിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അർദ്ധരാത്രി, വെളിച്ചത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നട്ടുച്ച. ഇതാ വ്യത്യാസം. അതുകൊണ്ട് ഇവിടെ അങ്ങനെ പറയുന്നിടത്ത് എന്താണ്, ഒരുവന്റെ അധികാരിത്വത്തെക്കുറിച്ച് ഉള്ള നിർണയം എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ഈ തത്വ ഉപദേശത്തെ സംബന്ധിച്ചാണെങ്കിൽ അയാൾക്ക് ആ തത്വത്തെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തതയെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ അവിടെ പിന്നെ അതിന് സംശയിക്കേണ്ട കാര്യമില്ല. ഇതാണ് തത്വജ്ഞാനത്തിൻ്റെ വഴി. എന്തുകൊണ്ട്? ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വാർത്ഥതയൊന്നുമില്ല. ഒരുവനെ അജ്ഞാനിയാക്കുന്നുണ്ട് എന്തെങ്കിലും സ്വാർത്ഥതയോ, ഒരുവനെ ജ്ഞാനിയാക്കുന്നുണ്ട് എന്തെങ്കിലും ലാഭമോ ഒന്നും ശ്രുതിക്കില്ല. അതുകൊണ്ടാണ് അതിൽ മനുഷ്യ കർത്തൃത്വം പറയാത്തത്. മനുഷ്യന്റെ കർത്തൃത്വം പറയുമ്പോഴത്തേക്ക് അവന്റെ താല്പര്യങ്ങൾ വരും, എല്ലായിടത്തും വരും. അതിൽ നിന്ന് മുക്തനാകണമെങ്കിൽ എന്തുവേണം, ഈ പറയുന്ന ദേഹാത്മ ബുദ്ധിയിൽ നിന്ന് മുക്തനായിരിക്കും. അതുകൊണ്ട് അതങ്ങ് വിട്ടു പറയുന്നു, അത് ഈശ്വരൻ പറഞ്ഞതാണ്. എന്താണ്? രാഗദ്വേഷാദി ശൂന്യനായിരിക്കുന്ന ഈശ്വരന്റെ വാക്കാണ്. അപ്പൊ അവിടെ പിന്നെ ആരുടെയും സ്വാർത്ഥതയില്ല. ആ മറ്റൊരു വ്യക്തിയുടെ ലാഭ നേട്ടങ്ങളൊന്നും ഇവിടെ ഇല്ല. എന്താണ്? വെളിച്ചത്തെ വെളിച്ചമായി തന്നെ കാണിച്ചു തരുന്നു, ഇരുളെന്താണ് അതിനെ ഇരുളായി തന്നെ കാണിച്ചു തരുന്നു. അപ്പോ ഇവിടെ തുടങ്ങിയത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? രണ്ട് കാര്യങ്ങൾ ഇവിടെ. ഒന്ന് പറയുന്നത് മുക്ത ഉപസർപ്യത്വം, മുക്തന്മാർ പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ടാമത് പറയുന്നത് മുക്തി. ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല വാസ്തവത്തിൽ ഭാഷ്യകാരൻ. ഭാഷ്യകാരൻ ചെയ്യുന്നത് എന്താണ്? ജഗത്തിന്റെ ആധാരം എന്താണെന്ന് കൂടെ വ്യക്തമാക്കുന്നത് ജീവനല്ല പരമാത്മാവാണ്. പക്ഷെ അതിൽ മുക്തി എന്ന് പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പ്രശ്നമാണ്. ഏത് സമയം മുക്തിയെക്കുറിച്ച് പറയുന്നു, ഉടൻ തന്നെ ചോദ്യങ്ങളും വരും. അതങ്ങനെ ബൃഹദാരണ്യകത്തിൽ ഇങ്ങനെ പറഞ്ഞു, ചാന്തോകീയത്തിൽ അങ്ങനെ പറഞ്ഞു, ബ്രഹ്മസൂത്രത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇതെങ്ങനെയാണ് ഇതെല്ലാം കൂടെ സമന്വയിപ്പിക്കുന്നത്? അത് ഭാഷ്യകാരൻ തന്നെ സമന്വയിച്ചിട്ടുണ്ട്. കാരണം ഇത് ഉപദേശിക്കുന്നത് ശരിയായ സമന്വയ ദൃഷ്ടിയിലാണ് ഉപദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞു. ഒന്ന് ദേഹാത്മബുദ്ധി. ആ ദേഹാത്മ ബുദ്ധിയെ തുടർന്ന് വരുന്ന കാര്യങ്ങളെല്ലാം മോഹത്തെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ തദ്വിപരീയേണ അടുത്ത് പറഞ്ഞു. എന്താണ്? അവിദ്യാ നിവൃത്തി ആണ് പറഞ്ഞു. അവിടെ ജ്ഞാനം, അതായത് മുക്തിയെക്കുറിച്ച് പറയുന്നു. മുക്തിക്ക് എന്താ കാരണം? ജ്ഞാനം. ആ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് പല ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ആ അവിദ്യാനിവൃത്തി എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരുവന് സംഭവിക്കുന്ന അവിദ്യാനിവൃത്തി? അതായത് എപ്പോഴാണോ ഒരുവൻ ഈ തത്വത്തെ ശ്രവിക്കുന്നത് അപ്പം തന്നെയാണ് സംഭവിക്കുന്നത്. അവൻ ആ തത്വ ശ്രവണത്തിൽ നിന്ന് സത്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ, അവനത് ബോധിക്കുന്നതിനുള്ള കഴിവുണ്ടെങ്കിൽ അപ്പം തന്നെ നിവർത്തിക്കുന്നു. പക്ഷേ ഭാഷ്യകാരൻ പറയുന്നു അവിദ്യ പിന്നെ രാഗദ്വേഷാദി മുക്തി. അപ്പോൾ ആ വിദ്യാമുക്തിയിൽ നമുക്ക് രാഗദ്വേഷാദികളുടെ മോക്ഷം സംഭവിക്കുന്നില്ല, രാഗദ്വേഷാദികളിൽ നിന്നുള്ള മുക്തി സംഭവിക്കുന്നില്ല. അതാണ് എല്ലാവരുടെയും പരാതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്താണ്? അവിദ്യാമുക്തി എങ്ങനെ സംഭവിച്ചു? ജ്ഞാനം കൊണ്ട്, പരമാർത്ഥബോധം കൊണ്ട്. അപ്പോൾ ആ പരമാർത്ഥബോധം തന്നെ ബോധിപ്പിക്കും എന്താണ്? എന്താണ് രാഗദ്വേഷാദികൾ? ആ രാഗദ്വേഷാദികൾ എവിടെയാണ്? നിന്റെ സ്വരൂപം എന്താണ്? ആ നിന്റെ സ്വരൂപത്തിൽ രാഗദ്വേഷാദികൾക്ക് എന്താണ് സ്ഥാനം എന്ന് ഉള്ള കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്ന എന്താണ്? അവിദ്യാനിവൃത്തിക്ക് കാരണമായിരിക്കുന്ന ജ്ഞാനം. അതാണ് ഇവിടെ മുഖ്യമായിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എന്താണ് സംശയിച്ച് നിൽക്കുന്ന സമയം അങ്ങനെയാണോ അതോ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ തൻ്റെ പോരായ്മകളെക്കുറിച്ചും തൻ്റെ ദുർബലതകളെക്കുറിച്ചും എല്ലാം ചിന്തിക്കുന്ന സമയം എന്താ വേണ്ടത്? ശ്രുതി ഉപദേശിച്ചിരിക്കുന്ന പരമാർത്ഥ സത്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അതാണ്. അല്ല മറിച്ചാണെങ്കിലോ, തനിക്കിങ്ങനെ പോകാൻ പറ്റും, എന്താണ്, ഞാൻ അജ്ഞനാണ്, രാഗവും ദേഷ്യമുള്ളവനാണ്, ഞാൻ ഒരുപാട് ദോഷങ്ങളുള്ളവനാണ്, ഇങ്ങനെ ഒരുവൻ ചിന്തിക്കുക, ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് മുക്തിക്ക് യാതൊരു വഴിയുമില്ല. കർമ്മങ്ങളോ ഉപാസനകളോ അയാളെ മോചിപ്പിക്കത്തില്ല. എന്താണ്, അയാളെ കർമ്മങ്ങളോ ഉപാസനകളോ അനുഷ്ഠിക്കുന്ന സമയത്തും അയാൾ എപ്പോഴും ചിന്തിക്കുന്ന തന്റെ പോരായ്മകളെ കുറിച്ചാണ്, തന്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചല്ല, സത്യത്തെക്കുറിച്ചല്ല. അയാൾ അസത്യത്തെ ധ്യാനിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും ഇവിടെ പറയുന്ന അദ്വൈതം പറയുന്ന മുക്തിക്ക് യാതൊരു സാധ്യതയില്ല. അദ്വൈതം പറയുന്ന എന്താണ്? അവൻ മുക്തിയെ ബോധിച്ചുകൊണ്ടാണ് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടത്. അല്ലാതെ അതിന് വിപരീതമായ കാര്യങ്ങളെ കുറിച്ചുള്ള എന്താണ് അനർത്ഥപ്രാതം, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അല്ല ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ അപ്പോൾ ഇവിടെ ചെന്ന് പറയും, എന്താണ് അങ്ങനെ പറയുമ്പോൾ അവൻ എന്താണ് ഇതാണ് പരമാർത്ഥം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ പറയുന്ന പരമാർത്ഥ ബോധം ആ മുക്തി ഉണ്ടാകത്തില്ല. അവനിവിടെയുള്ള കർമ്മങ്ങളും ഉപാസനകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെയെല്ലാം പറയും. അതിനാണ് ആദ്യ സമാധാനം പറഞ്ഞത്. വീണ്ടും എന്താണ് ശങ്കരൻ തങ്ങയെ തന്നെ എന്ന് പറഞ്ഞാൽ കറങ്ങി കറങ്ങി അവിടെ തന്നെ എത്തരുത്. ഇവിടെ എന്താ പറയുന്നത്? ശ്രുതിയുടെ ഉപദേശത്തെ ഒരുവൻ ബോധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ മുതല തുടങ്ങുന്നത്. ശ്രുതിയുടെ ഉപദേശത്തെ ഒരുവൻ എവിടെ ബോധിക്കണം? അവന്റെ തത്വശ്രവണത്തിൽ ബോധിക്കണം. പരമാർത്ഥം എന്താണെന്ന് അവൻ അറിയാൻ കഴിയുന്നുണ്ടോ? അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്ന എങ്ങനെ? ആ പരമാർത്ഥത്തെ സത്യത്തെ ആശ്രയിച്ചിട്ടാണ്. പിന്നെ അവിടെ നിന്ന് തിരിച്ചുപോയി അതുവരെ അവൻ ഏതൊരു അവിദ്യക്കാണോ അധീനമായിരുന്നത് ആ വിദ്യ ആശ്രയിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. അങ്ങനെ പറയുന്നിടത്ത് അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ബുദ്ധി അവൻ പണയപ്പെടുത്തിയിരിക്കുകയാണ്. ബുദ്ധിയെ പണയപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ തത്വജ്ഞാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. തത്വജ്ഞാന മാർഗം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് രാജപാത എന്നാണ്. അത് വളരെ വ്യക്തതയുള്ള ഒരു കാര്യമാണ്. അതിലാർക്കും അവ്യക്തത ആരോപിക്കാൻ പറ്റത്തില്ല. ആ ഒരു ബോധം അവന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച്, എനിക്ക് കർമ്മം നഷ്ടപ്പെടുമോ, ഉപാസന നഷ്ടപ്പെടുമോ, മുക്തി നഷ്ടപ്പെടുമോ, ഇത്തരം വികല്പങ്ങൾക്കും അവിടെ യാതൊരു പ്രസക്തിയും. അതാ വെളിച്ചത്തിൽ തന്നെയാണ് അവൻ മുൻപോട്ട് പോകുന്നത്. എത്ര വലിയ കൂരിരുട്ടിൽ സഞ്ചരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാൽച്ചുവട്ടിലുള്ള വിളക്ക് മതി അവൻ മുമ്പോട്ട് പോകാൻ. അല്ല, കാട് മുഴുവൻ ലൈറ്റ് ഇട്ടിട്ട് സഞ്ചരിക്കേണ്ട കാര്യമില്ല. അപ്പോ പക്ഷെ അവൻ പോകുന്നത് എങ്ങനെയായിരിക്കും? വെളിച്ചത്തെ ആശ്രയിച്ചായിരിക്കും. അവൻ ഇരുളിനെ ആശ്രയിച്ചാണ് വീണ്ടും പോകാൻ ശ്രമിക്കുന്നതെങ്കിലോ ഏതെങ്കിലും കുഴിയിലോ കുണ്ടിലോ ഒക്കെ വീണ് കൈയും കാലൊക്കെ ഒടിഞ്ഞ് ചത്തും പോകാം. അപ്പോൾ ഒരുവന്റെ ഉള്ളിൽ ആ പ്രകാശം വെളിച്ചം വന്നു കഴിഞ്ഞാൽ അവൻ മുന്നോട്ട് സഞ്ചരിക്കുന്നത് വെളിച്ചത്തെ ആശ്രയിച്ചാണോ? അതാണ് ഇവിടുത്തെ ചോദ്യം. അതേ ഇരുളിനെ ആശ്രയിച്ചാണ്. ഇരുളിനെ ആശ്രയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീണ്ടും കർമ്മ ഉപാസനകളിലേക്ക് പോകേണ്ടി വരും. വെളിച്ചത്തെ ആശ്രയിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ശ്രവണത്തിന്റെ വിചാരത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, തത്വജ്ഞാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. ഇത് ഞാൻ മുമ്പും പലതവണയും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അത് ഒരിക്കൽ കൂടെ ഇവിടെ, കാരണം അത് വെളിപ്പെടുത്തേണ്ട ഒരു സന്ദർഭം വന്ന് ഈ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു. ഒന്ന് അവിദ്യ, ദേഹാഭിമാനം, മറ്റൊന്ന് അവിദ്യ നിവൃത്തി, പിന്നെ അതിനെ തുടർന്ന് വരുന്ന രാഗദ്വേഷാദികൾ നിവർത്തിക്കും. ഇവിടെ തന്നെ ചിലർക്ക് മറ്റൊരു സംശയം വരും. ഇപ്പോൾ എല്ലാ സംശയവും ഞാൻ തന്നെ പറയണം, എല്ലാ ഉത്തരവും ഞാൻ തന്നെ പറയണം. ചിലർ പറയുന്നത്, ചിലരുടെ സംശയം എന്ന് പറയുന്നത്, ശരി, രാഗദ്വേഷാദികളെല്ലാം നിവർത്തിപ്പിച്ചിട്ട് വേണ്ടേ, എല്ലാം നിവർത്തിച്ചിട്ട് വേണ്ടേ പിന്നെ അവിദ്യ നിവൃത്തി സംഭവിക്കാൻ? ചിലരുടെ സംശയം അതാണ്. രാഗദ്വേഷാദികളെല്ലാം ആദ്യം ഇല്ലാതാക്കണം. ഇല്ലാതാക്കി താൻ ആദ്യം നല്ല പൂർണ്ണ മാന്യനാകും. അത് കഴിഞ്ഞ് അവസാനം ഇല്ലാതാക്കേണ്ടതാണ് എന്തോന്ന്? അവിദ്യ നിവൃത്തി. അതെന്തുകൊണ്ടാണ്? നിവൃത്തിയുടെ സ്വരൂപം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം പ്രവൃത്തി എങ്ങനെ സംഭവിക്കുന്നു? അതിന്റെ തുടക്കം അവിദ്യയാണ്. ദേഹാത്മബുദ്ധി കൊണ്ടാണ് ഭാഷ്യകാരൻ ഇവിടെ വ്യക്തമായി പറയുന്നത്. എന്താണ് ദേഹാത്മബുദ്ധി വന്നതുകൊണ്ടാണ് രാഗദ്വേഷങ്ങൾ വരുന്നത്. കാരണം എന്താണ്? ദേഹാത്മബുദ്ധി. കാര്യം എന്താണ്? രാഗദ്വേഷാദികൾ. രാഗദ്വേഷമോ കാമക്രോധമോ മുമ്പ് ഭാഷ്യകാരൻ എല്ലാ അനർത്ഥം പ്രാതങ്ങൾക്ക് മൂല കാരണമെന്ന് പറയുന്നത് ദേഹാത്മബുദ്ധി എന്ന് പറയുന്ന അവിദ്യയാണ്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്താണ്? വൃക്ഷത്തെ നശിപ്പിക്കണമെങ്കിൽ അതിൻ്റെ വേരിനെ നശിപ്പിക്കണം, എന്നാലേ വൃക്ഷം നശിക്കത്തുള്ളൂ. ഇവിടെ മൂലകാരണമായിരിക്കുന്ന അവിദ്യയെ നശിപ്പിക്കുക, ഇതാണ് അദ്വൈതത്തിൻ്റെ വഴി. അവിദ്യയെ നശിപ്പിക്കുന്നതിന് എന്ത് വരുന്നു? വെളിച്ചം കൊണ്ടുവരുന്നു. അപ്പോൾ വെളിച്ചം കൊണ്ട് അവിദ്യയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇരുളിൽ കണ്ട ഭൂതപ്രേത പിശാചുകളെല്ലാം അപ്രത്യക്ഷവും. അതാണ് അദ്വൈതത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത്. ആദ്യം ആശ്രയിക്കുന്ന ഏതിനെ? വെളിച്ചത്തെ. വെളിച്ചത്തെ ആശ്രയിച്ച് ആ അതിനെ ഇല്ലാതാക്കുക. അപ്പോൾ പിന്നെ ചിലർക്ക് സംശയം വരുന്നത് ഈ വെളിച്ചം കാണിക്കുന്ന അന്ധന്റെ മുമ്പിലാണെങ്കിലും അവിടെ പ്രയോജനമില്ല, അത് സമ്മതിക്കുന്നു. അതാണ് ഭാഷ്യകാലം വരുന്നത്. ഇത് കേട്ടാൽ ഒരുവന് ബോധമില്ലാതെ വരാം, അത് സമ്മതിക്കുന്നു. അന്ധന്റെ മുമ്പിൽ വെളിച്ചം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രയോജനമൊന്നുമില്ല, അവിടെ ഇരുളം മാറത്തില്ല. അവന് അവൻ്റെ ഇരുളെന്ന് പറയുന്നത് ശാശ്വതമാണ്. ഇവിടെ അങ്ങനെയല്ല, കണ്ണുള്ളവൻ്റെ കാര്യം പറയുകയാണ്. ഏതൊരുവനാണോ ശ്രവിക്കുമ്പോൾ ഈ തത്വത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നത്, ആ ബോധമുണ്ടാകുമ്പോൾ അവനിൽ പിന്നീട് പറയുന്നു, ശരി ബോധമുണ്ടായി, ഇരുള് മാറി, അപ്പോൾ ഇരുളിൻ്റെ കാര്യമായ രാഗദ്വേഷാദികളെല്ലാം മാറേണ്ടതല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ബോധം എന്ന് പറയുന്നത് സായസന്ധ്യയിലെ വെളിച്ചമായിരിക്കരുത്. അപ്പം അവനവിടെ വീണ്ടും രാഗദ്വേഷാദികൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ആ ബോധത്തിൻ്റെ ദൃഢതയെ അത് അപേക്ഷിക്കുന്നു. അതിലേക്ക് സഞ്ചരിച്ച് മുമ്പോട്ട് പോകണം. അവിടെ അത് മുമ്പോട്ട് പോകുമ്പോൾ അവൻ ഇതിൻ്റെ സർവത്തിൻ്റെയും തത്വം മനസ്സിലാക്കുന്നു. സർവം ബ്രഹ്മ എന്നുള്ള തത്വം മനസ്സിലാക്കുന്നു. അപ്പോൾ അവന് മനസ്സിലാവും എന്താണ് ഈ രാഗദ്വേഷാദികളെന്നല്ല, അതെവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് അത് ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ബാധയെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? നശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ഇതെല്ലാം അവന് വ്യക്തമായി ബോധം വരുന്നു. അങ്ങനെ ബോധം വരുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം എന്താ, അവന് രാഗദ്വേഷാദികളെ കുറിച്ച് പരാതിയില്ല. എന്റെ രാഗത്തെക്കുറിച്ചോ എന്റെ രോഗ ദേഷ്യത്തെക്കുറിച്ചോ അന്യനോട് പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു പ്രയോജനവുമില്ല. പിന്നെ അതിന്റെ സ്ഥാനത്ത് അവനിൽ എന്ത് വരുന്നു? അവന് കൃതകൃത്യത വരുന്നു. ഈ പരാതികളിൽ നിന്നുള്ള മുക്തിയാണ് കൃതകൃത്യത എന്ന് പറയും. അപ്പൊ അവന് നിവൃത്തിക്ക് വേണ്ടി പ്രവർത്തിക്കാനൊന്നുമില്ല, പ്രവർത്തിക്ക് വേണ്ടി പ്രവർത്തിക്കാനുമില്ല. അതാണ് തത്വജ്ഞാനത്തിന്റെ നില എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വഴിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഈ അവിദ്യയിൽ തന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി ചോദ്യങ്ങളും ഉത്തരവുമായി കഴിയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. സത്യത്തെ ഗ്രഹിക്കുക, സത്യത്തിൻ്റെ മാർഗത്തെ സഞ്ചരിക്കുക. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ഭാഷ്യം പറയുന്നത്. അവിദ്യ എന്താണെന്ന്, അവിദ്യ നിവൃത്തി എന്താണെന്നുള്ള കാര്യം. അവിടെ പറയുന്നു, തദ്വിപരീണ അവിദ്യ രാഗദ്വേഷാദി ദോഷമുക്തൈഹി ഉപസർപ്യം പ്രാപിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചും ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിക്കുന്നില്ല. കാരണം ഇവിടുത്തെ സന്ദർഭം വേറെയാണ്. എന്താണ് ആ പ്രാപ്തി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഗമ്യം ഏതതിരി ദുഭ്യധ്യായതനം, അതാണ് ഇവിടുത്തെ വിഷയം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ആശ്രയം എന്താണ്? പ്രകൃതിയ വ്യപദേശ ഭൂതി, അതിനെ ആശ്രയിച്ചുള്ള ഉപദേശമാണ് ഇവിടെ കാണുന്നത്. അമൃതസ്യ ഏഷ സേതുഹു എന്ന് പറയുന്നു. അതിനെ വിശദീകരിക്കുന്നു. കഥം ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസി കർമാണി തസ്മിൻ ദൃഷ്ടേ പരാപരേ തസ്മിൻ ദൃഷ്ടേ പര അവര പര അവരം പര അപരം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പര അവരെ കാര്യകാരണം ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കാര്യകാരണ രൂപത്തിലിരിക്കുന്ന ഇത് അങ്ങനെയുള്ള നമുക്ക് പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നതാണ് കാര്യകാരണ ബുദ്ധി. ഏതായത് ഒരു പാത്രം കൊണ്ടുകഴിഞ്ഞാൽ ഉടൻ ചിന്തിക്കും, എന്താ ഇതാരാ ഇതുണ്ടാക്കിയത്, എന്റെ ഉടയൻ ആരാണ്. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പ്രപഞ്ച സമ്പൂർണ്ണ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കുന്നു, കാര്യകാരണം എന്താണ്, ഇതിന്റെ കാരണം എന്താണ് കാര്യം. അപ്പോ ഈ തസ്മിൻ കാര്യകാരണ രൂപത്തിലിരിക്കുന്ന ഈ തത്വത്തെ, അതിനോടൊപ്പം പറഞ്ഞത് അമൃതസി യേശസ്സേതുഹു, ആ തത്വത്തെ തസ്മിൻ ദൃഷ്ടേ, അതിനറിയുമ്പോ, ദൃഷ്ടി എന്ന് പറയുന്ന ഇവിടെ അറിവ്, അതിനെ ബോധിക്കുമ്പോ എന്ത് പറയുന്നു, ഭിത്യന്തേ ഹൃദയഗ്രന്ഥി, ഹൃദയഗ്രന്ഥി നമ്മൾ ചർച്ച ചെയ്താണ് മുണ്ടകത്തിൽ. അവിടെ ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നു, പല സന്ദർഭത്തിൽ പല രീതിയിൽ ഭാഷകാരൻ തന്നെ വ്യാഖ്യാനിച്ചു, എന്നാലും അവിടെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്, ഹൃദയഗ്രന്ഥി എന്ന് പറയുന്ന കാമാദികൾ, കാമാദി ദോഷങ്ങൾ. എന്തുകൊണ്ട് കാമാദി ദോഷങ്ങളെ എടുത്തു, കാരണം ഈ ദോഷങ്ങളെല്ലാം ഇരിക്കുന്നത് ആത്മാവിനല്ല, ഹൃദയത്തിലാണ്, മനസ്സിലാണ്, അന്ധക്കരണത്തിലാണ്. ഈ മനസ്സിലിരിക്കുന്ന ഈ അന്ധക്കരണത്തിലിരിക്കുന്ന ദോഷങ്ങളാണ് ഗുരുവിനെ തടയുന്നത്, എന്തിന് തത്വശ്രവണത്തിലും മനസ്സ് മനനത്തിലും എല്ലാം ഗുരുവിനെ സ്ഥായിയായി നിൽക്കുന്നതിന് തടയുന്നത് ഇതാണ്. അപ്പോൾ എപ്പോഴാണോ അവന് ഈ ബോധമുണ്ടാകുന്നത്, ആ ബോധമുണ്ടാകുമ്പോൾ ഇതെല്ലാം ഒന്നുകിൽ നശിക്കും, അല്ലെങ്കിൽ അത് ദുർബലമാകുകയെങ്കിലും ചെയ്യും, അതിൻ്റെ ശക്തി കുറയും, അങ്ങനെയുണ്ട്. അത് ഓരോരുത്തരുടെ അനുഭവമാണ്. എപ്പോഴാണോ ഈ തത്വത്തെ ഗ്രഹിക്കുന്നത്, ആ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ശാന്തം പോകുന്നു. അതുകൊണ്ടാണ് പലരും കൂടെ ഇരുന്ന് ഉറങ്ങുന്നത്, മനസ്സ് ശാന്തമാകുന്നു. മനസ്സ് എന്താണ് പരമാർത്ഥം എന്നുള്ളത് ഗ്രഹിച്ചു കഴിഞ്ഞു, അപ്പോൾ പിന്നെ മറ്റ് ചിന്തകളൊന്നുമില്ല, മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ആശ്വാസമായി മനസ്സിന്. സ്വാഭാവികമായിട്ടും അവൻ്റെ ശീലമനുസരിച്ച് ഉറങ്ങും, കാരണം സാധാരണ രാത്രി ഉറക്കം കിട്ടാറില്ല, പകലും ഉറക്കം കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു എങ്ങനെ കിട്ടാത്തതുകൊണ്ട് അശാന്തി, മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ, ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ തലയിണയിൽ തലയിട്ടടിക്കും, എന്നാലും എത്ര തലയിട്ടടിച്ചാലും വരത്തില്ല, അവസാനം ഗുളികയെടുത്ത് കഴിക്കും. അങ്ങനെ പല രീതിയിലാണ് പലരും ഉറങ്ങുന്നത്. അത് ആരുടെയും ദോഷമോ കുറ്റമോ ഞാൻ പറയുന്നതല്ല, ഉള്ള കാര്യം പറയുകയാണ്. ഭാഷകാരൻ പറഞ്ഞല്ലോ, സർവേഷാന പ്രത്യക്ഷ, ഇത് എല്ലാവർക്കും പ്രത്യക്ഷമാണ്, എല്ലാവർക്കും പ്രത്യക്ഷമായിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളെ ഉറക്കമില്ലാത്തവരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കളഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്. ആക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശമേ ഇല്ല, ഉള്ള കാര്യം പറയുന്നു. അപ്പൊ അവിടെ എന്ത് വരുന്നു, ഹൃദയഗ്രന്ഥി കാമാദി ദോഷങ്ങൾ. അവിടെ ഭാഷകാരം പറഞ്ഞു, അവിടെ ഹൃദയം എന്നുകൊണ്ട് പറഞ്ഞ് എല്ലാ ദോഷങ്ങളും മനസ്സിലാണ്, മനസ്സിലാണ് ഈ എല്ലാ ദോഷങ്ങളും ഇരിക്കുന്നത്. എപ്പോഴാണോ അവന്റെ ഉള്ളിൽ ഈ ബോധം വരുന്നത്, അപ്പോൾ മനസ്സിലാക്കുന്നു എന്താണ്, ഇതൊന്നും തന്നിലല്ല, ഈ ദോഷങ്ങൾ തനിക്ക് ഇത്രയും ഉപദ്രവം ഉണ്ടാക്കുന്ന ഈ ദോഷങ്ങളെല്ലാം ഇരിക്കുന്ന ഇവിടെ മനസ്സിലാണ്. അപ്പം മനസ്സിലിരിക്കുന്ന ഈ ദോഷങ്ങളെ കുറിച്ച് താൻ എന്തിനാ ഇത്രയും വ്യാപലാതിപ്പെടുന്നു, തന്നിലില്ലാത്ത കാര്യം. അത് ഏതുപോലെ അന്യനിൽ കാമക്രോധാദികളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനെന്തിനാ ദുഃഖിക്കുന്നത്, എന്നുള്ള കാമക്രോധാദികളെ കുറിച്ച് ഞാൻ ദുഃഖിച്ചാൽ മതിയല്ലോ, അതാണല്ലോ എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോലെ ഇതെല്ലാം മനസ്സിലാണെന്നറിയുമ്പോൾ അത് ഹൃദയഗ്രന്ഥി ഭിദ്യതേ, അതെല്ലാം നശിക്കുന്നു, അല്ലെങ്കിൽ അത് ബാധിക്കും. പല ഭാഷയിലും പറയും, ചിലടത്ത് പറയും ബാധിക്കുന്നു, ചിലടത്ത് പറയും നശിക്കുന്നു, ചിലടത്ത് പറയുന്നു സ്ഥിരമാകുന്നു. പറഞ്ഞിട്ടില്ലേ, ഞാൻ അഗ്നി സർവകർമാണി ഭസ്മസാത്മൃതി, അടുത്ത് പറയും ക്ഷീയന്തേ ജാസി കർമാണി, അവന്റെ കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നു ഭസ്മമാകുന്നു. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും താല്പര്യം ഒന്നു തന്നെ, ഇതെല്ലാം നിലനിൽക്കുന്നുവോ നിലനിൽക്കുന്നില്ലയോ എന്നുള്ളതൊന്നും, അതൊക്കെ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത്. ഇവിടെ വിവേകത്തിനാണ് പ്രാധാന്യം, എന്താണ് കാമം, എന്താണ് ക്രോധം, അതെവിടെയാണ്, തനിക്കതുമായിട്ടുള്ള ബന്ധം എന്താണ്, താൻ ആരാണ്, ഇത്തരത്തിലുള്ള വിവേചനം. അതുകൊണ്ടാണ് ഇവിടെ ഹൃദയഗ്രന്ഥി കാമാദി ഹൃദയത്തിലിരിക്കുന്നതെല്ലാം ഭേദിച്ചു പോകുന്നത് എന്ന് പറയുമ്പോൾ. ഇതല്ല എന്താണ് വിദ്യതെ ഹൃദയഗ്രന്ഥി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉപദേശിക്കുന്നത്, അതിൻ്റെ ആ താല്പര്യം മനസ്സിലാക്കാതെ ഹൃദയഗ്രന്ഥിയുടെ ഭേദനം എന്ന് പറയുന്നത് ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്നൊരു 10,000 പാട്ട് ഷോക്ക് അടിച്ചതുപോലെ ഇരുന്നിടത്ത് നിന്ന് തെറിച്ചു പോകുന്ന എന്തോ ഒരു അനുഭവമാണ്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പറയുന്ന വെറും ഭാവന, അതൊന്നുമല്ല, അങ്ങനെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉളമ്പാറ കൊണ്ട് കിടത്തേണ്ടി വരും. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചൊന്നും ആരും ധ്യാനിക്കരുത്, തല തിരിഞ്ഞു പോകും. അല്ല, കുറച്ച് തല തിരിവുള്ളതാണ് ഇങ്ങനെയൊക്കെ ഭാവന ചെയ്യുന്നത് തന്നെ. അതിനുള്ള ഒരു ചെറിയൊരു തിരിവ് കാണും, ചെറിയൊരു ഡോസിന് വേറെ ആത്മീയത. രണ്ടും പ്രയോജനം ചെയ്യും. ഇന്നലെ ഏതോ പത്രത്തിൽ വായിച്ചായിരുന്നു, ആത്മീയത ക്യാൻസറിന് മാറ്റുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ തലതിരിവൊക്കെ ആത്മീയത കൊണ്ടും മാറും. അപ്പോൾ അതുകൊണ്ട് അതും ആരെയും ദുഷിച്ച് പറയുന്നതല്ല, പറയുന്ന അതൊന്നുമല്ല ഇവിടെ പറയുന്നു. എന്താണോ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് അത് വ്യക്തമായി തന്നെ ധരിക്കുക. അതിന് നമ്മുടെ കൽപ്പനകളോ ഭാവനകളോ നമ്മുടെ പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ ഒന്നും ഇതിൽ കൂട്ടിച്ചേർക്കരുത്. അതിനൊന്നും ഇവിടെ സ്ഥാനമില്ല, തത്വത്തിൽ അതിനൊന്നും സ്ഥാനമില്ല. അതൊക്കെ ഏതിൽ പെടുക, അതിനേക്കാണ് ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത്. അതൊക്കെ ഹൃദയഗ്രന്ഥിപ്പെടുന്നതാണ്, അത് ഭേദിക്കുന്നു. ചിദ്യന്തേ സർവസംശയമാണ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത്. സ്വയം നിശ്ചിന്തനാകുക എന്ന് പറയുന്നു, സംശയരഹിതനായ. സംശയമാണ് ചിന്തയുണ്ടാകുന്നത് എപ്പോഴും, അതങ്ങനെയാണോ ഇങ്ങനെയാണോ മറ്റേതാണോ മറിച്ചതാണോ. സംശയരഹിതനായി തീരുക എന്നാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ്, എന്താണ് മുക്തി, എന്താണ് ബന്ധം, എന്താണ് മുക്തിക്ക് തടസ്സമായിരിക്കുന്ന വിഗ്രഹങ്ങൾ, അതെന്തൊക്കെയാണ് രാഗദ്വേഷാദികൾ, എന്താണ് അതെവിടെയാണ് ഇരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലുള്ള സംശയങ്ങളാണ്. ഞാനിതിന് അധികാരിയാണോ അല്ലയോ, ഞാൻ എന്ത് ചെയ്യണം, കർമ്മം ചെയ്യണമോ ഉപാസിക്കണമോ ജ്ഞാനം ആണോ, ഇങ്ങനെ നൂറ് നൂറ് സംശയങ്ങളാണ്. ഇപ്പോൾ ഒരാള്, ഒരാധ്യാത്മികമായ ജിജ്ഞാസയുള്ള ഒരാള് ഗുരുകുലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ആശ്രമത്തിൽ പോകുന്നു, ഗുരുവിന്റെ സമീപത്ത് ചെയ്യുന്നു. ഇവൻ ചെല്ലുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവൻ പ്രതിജ്ഞ എടുത്തിട്ടാ ചെയ്യുന്നു, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ഗുരുവിനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. പ്രതിജ്ഞ എടുത്തിട്ടാ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവന്റെ ജീവിതകാലം മുഴുവൻ ഗുരുവിന്റെ അടുത്ത് സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. ഗുരുവിന് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല, ഉറങ്ങാൻ തുടങ്ങുമ്പോഴും സംശയമായിട്ടേ ഉള്ളൂ. ഇത് ഏതുവരെ തുടരും? ഈ ഒന്നുകിൽ നിരപരാധിയായ ഗുരു അവസാനിക്കുന്നു, അല്ലെങ്കിൽ ഇവൻ അവസാനിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ചിദ്യന്തേ സർവസംശയ എന്ന് പറയുന്നത് എവിടെ സംഭവിക്കുന്നു? ഗുരുവിന് സംഭവിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇവന്റെ ശല്യം മാറുന്നുണ്ടോ? മാറുന്നില്ല. അപ്പോൾ ഇതായിരിക്കരുത് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. മരണം വരെ സംശയം ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഒന്നായിരിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത് സർവ്വ സംശയങ്ങളും അവസാനിക്കണം. അതെങ്ങനെ അവസാനിക്കൂ? ഈ തത്വബോധം കൊണ്ടേ അവസാനിക്കൂ. അതാണ് ഞാൻ ഇത്രയും വ്യക്തമായി പറയുന്നത്. ഇതുവരെ ഞാൻ തെളിച്ചിട്ടും തെളിയുന്നില്ല, അതുകൊണ്ട് വീണ്ടും തെളിച്ചു നോക്കിയാണ് തെളിയുമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം സർവ സംശയങ്ങളും അവൻ്റെ ഉള്ളിൽ നിന്ന് മാറണം ഈ തത്വത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ചോദിക്കും, അത് മാറുമോ? പിന്നെ സംശയത്തിലായി സംശയം പറഞ്ഞില്ല, മുമ്പ് പറഞ്ഞില്ല. പിന്നെ ഇതിന് ഒരു മരുന്നേ ഉള്ളൂ, ചൂരൽ കഷായം. അല്ല, അവനെ ബോധ്യപ്പെടുത്താൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും സംശയിക്കും, അങ്ങനെ മാറുമോ? അത് ചോദിക്കും. ക്ഷീയന്തേ ജാസ്തി കർമാണി അവിടെ പറയുന്നു, അവന്റെ കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നു. അത് ഭാഷകാരൻ, അതുകൊണ്ടാണ് ഭാഷകാരൻ ഈ കർമ്മത്യാഗത്തിന് ഈ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ കർമ്മത്യാഗം എന്താണെന്നുള്ള നമ്മൾ മുമ്പ് ഏത് കർമ്മം എങ്ങനെ ത്യജിക്കണം എന്താണ് അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കർമ്മങ്ങളും അവനിൽ ഒടുങ്ങുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട്? തസ്മിൻ ദൃഷ്ടേ പരാവരെ, ആ പരമാർത്ഥ ജ്ഞാനത്തിൽ. ഇതുക്ത്വാ ബ്രവീതി എന്ന് പറഞ്ഞതിന് ശേഷം ഇതെല്ലാം മുണ്ടകത്തിൽ വരുന്നതാണ്. അതാ രണ്ടാം അധ്യായത്തിൽ വന്ന് അടുത്ത് വരുന്നത് മൂന്നാം അധ്യായത്തിന്. തഥാ വിദ്വാൻ നാമരൂപാ വിമുക്ത പരാത്പരം പുരുഷം ഉപേതി ദിവ്യം. അവിടെ പരമായ അക്ഷരമായിരിക്കുന്ന പരത്തെക്കുറിച്ച് അവിടെ ചിന്തിച്ച് ഒരുപാട് ചർച്ച ചെയ്തു. നമ്മളൊരു അധികരണത്തിൽ അത് ചർച്ച ചെയ്തല്ലോ, അക്ഷരത്തെക്കുറിച്ച്. അതാണ് പരം. അക്ഷരത്തിനും അപ്പുറമുള്ള പരാത്പരം, പരമമായ തത്വം. അതുകൊണ്ട് അക്ഷരം അതിനെക്കുറിച്ച് പറയും ചിലയിടത്ത് പറയും അത് അവ്യക്തമാണെന്ന് പറയും. തത്വജ്ഞാനത്തിൽ അവ്യക്തതയൊന്നുമില്ല, ആർക്കാണോ അത് ബോധിക്കാൻ കഴിയുന്നത് അത് അവനെ സംബന്ധിച്ച് അത് വ്യക്തമാണ്. അതുകൊണ്ടാണ് അത് അവ്യക്തത്തിനപ്പുറം എന്ന് പറയുന്നത്. ഈ സംശയം വികല്പങ്ങളൊക്കെ ഉള്ളിടത്താണ് അവന് അവ്യക്തത വരുന്നത്. ഇതെന്താണ്? അവ്യക്തത്തിനപ്പുറമാണ്. ഈ അവ്യക്തം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിന്റെ അവ്യക്തതയാണല്ലോ, വേറെ അവ്യക്തമൊന്നുമില്ല. നമ്മളിങ്ങനെ നടന്ന് നടന്ന് ചെന്നിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു അവ്യക്തമായിരിക്കും, അങ്ങനെ ഒരു അവ്യക്തമൊന്നുമില്ല. ആത്യന്തികമായി ഇതൊക്കെ ഇവിടെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. വ്യക്തതയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, അവ്യക്തതയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, പരം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപരം. ആ തത്വജ്ഞാനത്തിന്റെ മാർഗത്തിൽ ഓരോന്നേരം അവ്യക്തതയാണ് നേരിടുന്നതെങ്കിൽ അതിനെ വ്യക്തമാക്കിയിട്ട് മുമ്പോട്ട് പോകും. അതാണ് പരാത്പരം, അവ്യക്തത്തിനപ്പുറമുള്ള ആ പരമായ പുരുഷനെ ഉപേതി. എങ്ങനെ വിദ്വാൻ, ഈ ബോധമുള്ളവൻ, വിദ്യ എന്ന് പറഞ്ഞ അറിവ്, വിദ്യയുള്ളവൻ വിദ്വാൻ, ആ ബോധമുള്ളവൻ എങ്ങനെ നാമരൂപാത് വിമുക്ത. വിമുക്തി എന്ന് പറയുന്നത് എന്താണ്? നാമരൂപങ്ങളിൽ നിന്നുള്ള വിമുക്തിയാണ്. ആ നാമരൂപങ്ങളിൽ നിന്നുള്ള വിമുക്തിയെക്കുറിച്ച് നമ്മൾ പലതരത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇക്കാര്യവും അവിടെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ പറയുന്ന ഈ വിമുക്തി എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ സേതു എന്ന് പറയുന്നത്. അല്ലാതെ അതിൽ നിന്ന് വേറിട്ടൊരു വിമുക്തി, പക്ഷെ ഇവിടെ ഭാഷയിൽ അങ്ങനെ പ്രയോഗിച്ചപ്പോൾ അമൃതസ്യ സേതു, മുക്തിയുടെ സേതു ആണെന്ന് പറഞ്ഞു. പക്ഷെ അത് ആ സേതു എന്ന് പറയുന്ന ഇവിടെ പരബ്രഹ്മത്തെ തന്നെ, പരം ആത്മാവിനെ തന്നെയാണ്, അത് തന്നെയാണ് അമൃതമായിരിക്കുന്നത്, മുക്തിയായിരിക്കുന്നത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ചർച്ച ചെയ്യുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.